ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് ശ്രീമദ്ഭഗവത്ഗീത 13-ാം അധ്യായം 2-ാം ശ്ലോകം. ക്ഷേത്രജ്ഞം ച ഇമാം വിദ്ധി എന്ന ഭാഗത്തിന് ആസ്പദമാക്കിയാണ് ഈ ചർച്ച. നമ്മുടെ ഈശ്വരൻ തന്നെ ക്ഷേത്രജ്ഞനായി കഴിഞ്ഞാൽ ഈശ്വരനും സംസാരം എന്ന ദോഷം വരും, അല്ലെങ്കിൽ ജീവൻ ബന്ധമോക്ഷങ്ങളില്ല എന്ന് വരും. ഇത് രണ്ടും ദോഷമാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ദീർഘമായ ചർച്ച. ഇവിടെ ഈശ്വരൻ ക്ഷേത്രജ്ഞനായാലും അതുകൊണ്ട് ദോഷമില്ല. ജീവന് സംസാരം അനുഭവപ്പെടുന്നത് അജ്ഞാനം കൊണ്ടാണ്. അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ അത് കല്പിതമാണ്. അത് പരമാർത്ഥത്തിൽ ജീവനെ ബന്ധിക്കുന്നില്ല. തത്വജ്ഞാനികൾ, അവിദ്യ നശിച്ച തത്വജ്ഞാനികൾക്കും സംസാരമില്ല, ഈശ്വരനും സംസാരിയല്ല. അവിദ്യാവസ്ഥയിൽ സംസാരമുണ്ട്, കർമ്മങ്ങളും മറ്റും അവിടെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഈ ആത്മാവിനെ അറിയുന്ന വിദ്വാൻ ജ്ഞാനിക്ക് സംസാരമില്ല. സംസാര ധർമ്മങ്ങളായിരിക്കുന്ന ജനന മരണങ്ങൾ, അഹന്ത മമത തുടങ്ങിയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വന്നു. എന്നാൽ പണ്ഡിതന്മാരും അഹം എന്നും മമ എന്നും കരുതി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. വേദം മറ്റും അധ്യയനം ചെയ്തവർ പറയുന്നു അത് ശരിയായ പാണ്ഡിത്യമല്ല, അത് ശരീരത്തിലുള്ള ആത്മബോധമാണ്. ശരീരത്തിൽ ആത്മബോധമുള്ളവരാണ് അഹം മമ എന്നിങ്ങനെ വ്യവഹരിക്കുന്നത്. വിദ്വാനാണെങ്കിലോ അങ്ങനെ ഒരു ബോധമില്ല, വികാരരഹിതമായ ആത്മാവിനെയാണ് കാണുന്നത്. അതുകൊണ്ട് വിദ്വാനിൽ കാണുന്നത് ഫലാർത്ഥിത്വമല്ല, മറിച്ച് നിവൃത്തിയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. വേദം അധ്യയനം ചെയ്ത് ആത്മതത്വത്തെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവരും പലതരത്തിലുള്ള അറിവുള്ളവരാണ്. ഒരു കൂട്ടരെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ഇതം ച അന്യ പാണ്ഡിത്യം കസിജിത് അസ്തു. കസിജിത് അന്യ പാണ്ഡിത്യം അസ്തു. ഇങ്ങനെയും ചില പാണ്ഡിത്യം കാണാറുണ്ട്, ചിലരിങ്ങനെയും കരുതുന്നുണ്ട്. ഇത് പൊതുവെ പലരും കരുതുന്ന ഒരു സിദ്ധാന്തമാണ്. ക്ഷേത്രജ്ഞ ഈശ്വരേവ. ഇപ്പൊ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്, എന്താണ്? ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെ. കാരണം ഗീതയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു, അഹമാത്മാ ഉടാകേശ സർവഭൂതാശേഷ്ഠ ഉമൈ വംശോ ജീവലോക. ഇങ്ങനെ പല സ്ഥലത്തിലും ഈശ്വരൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരാംശൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ, ഈശ്വരൻ നിന്ന് വേറെ അല്ല എന്ന് പറയുന്നുണ്ട്. അത് ചിലർ മനസ്സിലാക്കുന്നുമുണ്ട്, അത്രയും അവർ അംഗീകരിക്കുന്നുണ്ട്. ക്ഷേത്രം ച അന്യ ക്ഷേത്രജ്ഞ ഏവ വിഷയ. ക്ഷേത്രം അത് ക്ഷേത്രജ്ഞന്റെ വിഷയം തന്നെ. എന്നുവെച്ചാൽ ക്ഷേത്രജ്ഞനിൽ നിന്നും വേറിട്ടൊന്നു തന്നെയാണ് ക്ഷേത്രം. അങ്ങനെ അവർ മനസ്സിലാക്കുന്നു, അഹംത സംസാരി സുഖി ദുഃഖിത. പക്ഷേ മറ്റെന്നവരെന്താണ് പറയുന്നത്? സാധാരണ ഞാൻ പക്ഷേ സംസാരിയാണ്, സുഖിയാണ്, ദുഃഖിയാണ് എന്ന് പറയുന്നു. ഭഗവാൻ പറഞ്ഞ തത്വം ശരി തന്നെയാണ്. ഈശ്വരൻ ആ ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെയാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ സംസാരി സുഖിയും ദുഃഖിയാണ്. എന്തുകൊണ്ട്? തന്റെ അനുഭവത്തെ മുൻനിർത്തി അവർ പറയുന്നു. ഇതും ഒരു തരത്തിലുള്ള പാണ്ഡിത്യമാണ്, ശരിയായ പാണ്ഡിത്യമല്ല എന്നാണ്. അതുകൊണ്ട് സംസാരോപകരമശ മമ കർത്തവ്യ ക്ഷേത്രജ്ഞ വിജ്ഞാനേന. അതുകൊണ്ട് അവരെന്താണ് കരുതുന്നത്? ഈ പണ്ഡിതന്മാർ കരുതുന്നത് എനിക്ക് സംസാരപരം മോക്ഷത്തെ നേടണം, മമ കർത്തവ്യം, അതാണ് എന്റെ കർത്തവ്യം, ഞാൻ മോക്ഷത്തെ നേടും. ക്ഷേത്രജ്ഞ വിജ്ഞാനേന, ക്ഷേത്രജ്ഞ ജ്ഞാനം കൊണ്ട്. ക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്ത ജ്ഞാനം മതം മമാണ് ഭഗവാൻ തന്നെ പറഞ്ഞു. ക്ഷേത്രജ്ഞ വിജ്ഞാനം കൊണ്ട് ജ്ഞാനം നേടാവുന്നത് എനിക്ക് നേടണം, മോക്ഷം നേടണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ധ്യാനേന ഈശ്വരം ക്ഷേത്രജ്ഞം സാക്ഷാത്കൃത്വ സ്വരൂപ അവസ്ഥാനേന. അതിനുവേണ്ടി അവർ സ്വീകരിച്ചിരിക്കുന്നു ഉപായം. എന്താണ് ധ്യാനം? ധ്യാനത്തെ സ്വീകരിച്ചിരിക്കുന്നു. ധ്യാനേന ഈശ്വരം ക്ഷേത്രജ്ഞം സാക്ഷാത്കൃത്വം. ഞാൻ ധ്യാനത്തിലൂടെ ഈശ്വരൻ, ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരന് സാക്ഷാത്കരിച്ച് തത്സ്വരൂപ അവസ്ഥ, ഞാൻ ആ സ്വരൂപസ്ഥിതനായിരിക്കും. ഈ സിദ്ധാന്തമല്ല പൂർവപക്ഷം. ഇങ്ങനെ കരുതുന്ന ചില പണ്ഡിതന്മാരും ഉണ്ടെന്നാണ്. മിക്കവാറും എല്ലാ പണ്ഡിതന്മാരും ഇങ്ങനെയാണ് കരുതുന്നത്. ഇതെന്താണിത്? അന്യത് പാണ്ഡിത്യം എന്നാണ്. ശരിയായ പാണ്ഡിത്യമല്ല ഇങ്ങനെ കരുതുന്നു. എന്താണ്? ഞാൻ ധ്യാനിച്ച് ഈശ്വരനെ സാക്ഷാത്കരിക്കും എന്ന് പറയുന്നത് ശരിയായ പാണ്ഡിത്യമല്ല. യശ്ചൈവം ബുദ്ധ്യതേ, ആരാണോ ഇങ്ങനെ അറിയുന്നത്, യശ്ച ബോധയതി, ആരാണോ ഇങ്ങനെ ബോധിപ്പിക്കുന്നത്. എന്താണോ ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഈശ്വരൻ വേറെയാണ്, അങ്ങനെ ഒന്നുണ്ട്. പക്ഷെ ഞാൻ സംസാരിയാണ്, ഞാൻ സുഖിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഞാൻ ധ്യാനിച്ച് ഐശ്വരനെ സാക്ഷാത്കരിച്ച് ആ ആത്മനിഷ്ഠനായിരിക്കും എന്ന് കരുതുന്നവൻ ആരാണ്? സ്വയം അങ്ങനെ മനസ്സിലാക്കുന്നത്, മറ്റുള്ളവരെ അങ്ങനെ ബോധിപ്പിക്കുന്നത് എന്താണോ നാസോ ക്ഷേത്രജ്ഞയിരി. ഇവിടെ എന്താണ് വ്യത്യാസം? സിദ്ധാന്തം ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇവൻ സ്വയം കരുതുന്നു ഞാൻ സംസാരിയാണ്, സുഖിയാണ്, ദുഃഖിയാണ്. പക്ഷെ താൻ തന്നെയാണ് ക്ഷേത്രജ്ഞൻ, താൻ തന്നെയാണ് ഈശ്വരനെന്ന് അവൻ ധരിക്കുന്നില്ല. അവൻ ഈശ്വരനെ അംഗീകരിക്കുന്നു. ഈശ്വരൻ ഒരാളുണ്ട്, ക്ഷേത്രജ്ഞൻ ഈശ്വരൻ തന്നെ. പക്ഷെ ഞാൻ വേറെയാണ്, ഞാൻ സംസാരിയാണ്, സുഖിയാണ്, ദുഃഖിയാണ്. എൻ്റെ അനുഭവം അതാണ്, ഞാൻ ഈശ്വരനാണെന്ന് എനിക്ക് അനുഭവമില്ല, ക്ഷേത്രജ്ഞനെന്ന് അനുഭവമില്ല. ഞാൻ എന്താണോ എന്നെക്കുറിച്ച് ധരിക്കുന്നത് അതാണ് ഞാൻ. ആ ഞാൻ ധ്യാനത്തിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിച്ച് ആത്മനിഷ്ഠനാകും എന്ന് കരുതുന്നവൻ ഏവം മന്വാനോ യഹ സ പണ്ഡിത അപസത. ഇങ്ങനെ കരുതുന്ന അവൻ, അവൻ പണ്ഡിതന്മാരിൽ അപസതനാണ്. പണ്ഡിതാപസതൻ, അതായത് ചില ശബ്ദങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ഏറ്റവും മോശമായ അർത്ഥം വരും. സംസ്കൃതത്തിൽ ഒരാളെ കുറിച്ച് പറയാമെന്നുള്ളതിന് ഏറ്റവും മോശമായ വാക്കാണ് അപസതൻ എന്ന് പറയുന്നത്, അധമൻ എന്ന്. പണ്ഡിതന്മാരിൽ ഏറ്റവും അധമനാണ് അവൻ എന്നാണ്. അങ്ങനെ കരുതുന്നവൻ എന്നാണ്. അതാണ് അന്യത് പാണ്ഡിത്യം എന്ന് പറഞ്ഞത്. സംസാരമോക്ഷയോ ശാസ്ത്രസ്യ അർത്ഥവത്വകരോമി. അവൻ എന്താണ് പറയുന്നത്? മുമ്പ് ഇവിടെ ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ സമാധാനം പറയാം. നേരത്തെ പറഞ്ഞു ശാസ്ത്രം വ്യർത്ഥമാവും എന്ന് പറഞ്ഞു, അതിന് പരിഹാരമായി. ജീവന് സംസാരമോക്ഷങ്ങളില്ല എന്ന് പറഞ്ഞു, അതിന് പരിഹാരമായി. ഈശ്വരന് സംസാരിത്വം വരുമെന്ന് പറഞ്ഞു, അതിനും പരിഹാരമായി. ശാസ്ത്രം അർത്ഥവത്താവും എന്ന് വളരെ പാണ്ഡിത്യപൂർവമായി സമർത്ഥിക്കുന്ന ചില പണ്ഡിത അധമന്മാരുണ്ട് എന്നാണ്. ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ ഭാഷകാരനും കടുത്ത ഭാഷയെന്ന് പ്രയോഗിക്കും. അത് കേട്ട ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്നൊന്നും ആ സമയത്ത് ചിന്തിക്കത്തില്ല. കാരണം ഇത് ഇങ്ങനെ കടുത്ത ഭാഷയിൽ പറഞ്ഞാലേ ചിലരുടെ തലയിൽ കയറത്തുള്ളൂ. അതുകൊണ്ടാണ് അത്രയും കടുത്ത ഭാഷ പറയുന്നത്. ആരെങ്കിലും മനഃപൂർവ്വം വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. പക്ഷേ ഇവന്റെ ചെവിയും കണ്ണും എല്ലാം അടഞ്ഞിരിക്കുകയാണ് ഈ അവിദ്യാദോഷം കൊണ്ട്. അപ്പോൾ മാന്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇവനത് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇവന്റെ സംസ്കാരത്തിനനുസരിച്ചുള്ള മോശമായ ഭാഷ ചിലപ്പോൾ പ്രയോഗിക്കേണ്ടി വരും. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് അത്ര വലിയ മാന്യതയൊന്നുമല്ല. നമ്മൾ മലയാളത്തിൽ പറയുന്നത് ചീത്ത വിളിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇത് ശങ്കരാചാര്യ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. പക്ഷെ ചില സമയത്ത് വിളിച്ചു പോകും, പറഞ്ഞു പറഞ്ഞ് സ്ഥായി കേട്ട് വരുമ്പോൾ അവസാനം ചീത്ത വിളിച്ചെങ്കിലും വേണമെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. ആണ് പറയുന്നത് എന്ത്? സംസാരമോക്ഷയോഹോ ശാസ്ത്രസ്ഥിത അർത്ഥവത്വം കരോമി എന്ന് കരുതുന്ന ഈ പണ്ഡിതാധമൻ, അവനെന്താണ് ആത്മഹ വീണ്ടും വിളിച്ചിട്ട് മതി വരുന്നില്ല, സ്വയം നശിക്കുന്നവൻ എന്ന് പറയുന്നു. വൃത്തികെട്ടവൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആദമൻ നശിച്ചവൻ എന്ന് പറയും. ചില ശാസ്ത്രീയം പറയുന്നത് ആത്മഹ എന്ന് വെച്ചാൽ നശിച്ചവൻ, നശിക്കുന്നവൻ എന്നാണ്. സ്വയം മൂഢ, അവൻ സ്വയം എന്താണ്? മൂഢനാണ്. ഈ മൂഢനെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുമ്പോൾ അതിന് വലിയ ദോഷമൊന്നുമില്ലെങ്കിൽ സംസ്കൃതത്തിൽ അതൊരു വലിയ ചീത്തയാണ്. അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. മഹാമൂഢൻ അന്യാംശ വ്യാമോഹയതി, അവൻ സ്വയം മോഹിതനായിരിക്കുന്നു, മറ്റുള്ളവരെയും അവൻ മോഹിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിനും കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റു ഭാഷ്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും ശാസ്ത്രാർത്ഥ സമ്പ്രദായ രഹിതത്വ, ശാസ്ത്രാർത്ഥ സമ്പ്രദായത്തിൽ അറിയാത്തവൻ, ശാസ്ത്ര താല്പര്യത്തിന്റെ ഒരു സമ്പ്രദായമാണ്, ആ സമ്പ്രദായത്തെ അറിയാതെ അവൻ സ്വയം മൂഢനായിരിക്കുന്നു, മറ്റുള്ളവരെയും മോഹിപ്പിക്കുന്നു. ഇതൊക്കെ പറയുന്നതുകൊണ്ട് എന്താണ്? ശ്രുതഹാനി അശ്രുത കൽപ്പനാംച കുറവൻ. എന്തുകൊണ്ട് ഇത്രയും ചീത്ത വിളിക്കുന്നു? പണ്ഡിത അപസദനെന്നും മറ്റും എന്നുകൊണ്ട് പറഞ്ഞു, ശ്രുതമായ അർത്ഥത്തെ അവൻ ത്യജിക്കുന്നു, അശ്രുതമായ അർത്ഥത്തെ കൽപ്പിക്കുന്നു. ഇത് മുമ്പ് ബ്രഹ്മസൂത്രത്തിനും മറ്റും ഇത് വന്നിട്ടുണ്ട്. പലതവണ ഭാഷകാരൻ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ശ്രുതഹാനി അശ്രുത കൽപ്പന. പല വ്യാഖ്യാതാക്കളും ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്? ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന് യുക്തിയുക്തമായി പ്രമാണസമ്മതമായിരിക്കുന്ന അർത്ഥം, അതിനെ സ്വീകരിക്കുന്നതിന് പകരം അതിനെ സ്വീകരിക്കാതിരിക്കുന്നതിനാണ് ശ്രുതഹാനി. ശ്രുതമായതിനെ തിരിക്കുന്നു, നമുക്ക് ബോധിച്ച അർത്ഥത്തെ വിട്ടു കളയുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നവന് രസമുണ്ടാകത്തക്ക രീതിയിൽ എന്ത് ചെയ്യുന്നു? അശ്രുതമായ അർത്ഥങ്ങൾ കൽപ്പന ചെയ്യുന്നു. അവിടെ പറഞ്ഞിട്ടില്ലാത്ത അർത്ഥങ്ങൾ സ്വന്തം ഭാവനയിൽ കാണും. മനോധർമ്മം അനുസരിച്ച്, ഭാവന അനുസരിച്ച് വ്യാഖ്യാനിച്ച് എന്തെങ്കിലുമൊക്കെ പറയുന്നു. അങ്ങനെ പറയേണ്ടി വരുന്ന എന്താണ്? ഇപ്പം ഗീത വായിക്കുമ്പോൾ പറയുന്ന അർത്ഥം അത് കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ മറ്റെന്തെങ്കിലും പറയുക, ആ സമ്പ്രദായം വിട്ട് മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടി, ശ്രോതാക്കളുടെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്നതിന് വേണ്ടി, അവരിൽ ആശ്ചര്യത്തെ ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കൽപ്പന ചെയ്ത് പറയുക, ഭാവനാവിലാസം അവതരിപ്പിക്കുക. ബുദ്ധികൾ അത് കേട്ടിട്ട് കൈകൊട്ടി അതാണ് മൂർഖൻ എന്ന് പറയുന്നു, അഭിനന്ദിക്കുമോ? സ്വാമിയുടെ പ്രഭാഷണം ഗംഭീരമായിരുന്നു, എന്തൊക്കെയാണ് പറഞ്ഞത്, ഇതുവരെ നമ്മളാരും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അഭിനന്ദിക്കും. ഇതുവരെ ഗീതയ്ക്ക് ഇങ്ങനെ ഒരർത്ഥം പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന അർത്ഥം സമ്പ്രദായം അനുസരിച്ചാണ്, ഇയാൾ സാമ്പ്രദായികമായി വിദ്യ ഗ്രഹിച്ചിട്ടുണ്ടോ, സാമ്പ്രദായികമായി ഇത് അധ്യയനം നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും ഗുരുക്കന്മാരിൽ നിന്നത് മനസ്സിലാക്കിയിട്ടാണോ ഇത് പറയുന്നത്, അതൊന്നും ചിന്തിക്കാതെ ഇതിനെ വ്യാഖ്യാനിച്ചിട്ട് അശ്രുതമായ കൽപ്പനകൾ വെറുതെ ഭാവനയിലൂടെ സഞ്ചരിച്ച് ആൾക്കാരെ അതികൂടി സഞ്ചരിപ്പിച്ചുകൊണ്ടുപോകും. അവസാനം എല്ലാം കഴിഞ്ഞ് എന്ത് കേട്ടു, എന്ത് മനസ്സിലാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല, സ്വാമി പറഞ്ഞതെല്ലാം വളരെ കേമമായിരുന്നു എന്ന് മാത്രം പറയും. ഇങ്ങനെ ചെയ്യുന്നവരെന്താണ്? പണ്ഡിത അവസദന്മാരാണ്. ഇത്തരം മഹത്തായ ഗ്രന്ഥങ്ങളെ സ്വന്തം മൂഢത കൊണ്ട്, സ്വന്തം അറിവില്ലായ്മ കൊണ്ട്, സ്വന്തം ഭാവനാവിലാസങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിച്ച് മൂഢന്മാരെ വഴിതെറ്റിക്കുന്നവർ. മൂഢന്മാരെന്തായാലും വഴിതെറ്റിയവരാണ്, എന്നാലും അന്ധേന നിയമാന യഥാന്താഹ എന്ന് പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് പറയുന്നു? തസ്മാത് അസമ്പ്രദായവിത് സർവശാസ്ത്രവിദവി മൂർഖോദൈവ ഉപേക്ഷണീയ. തസ്മാത് അതുകൊണ്ട് അസമ്പ്രദായവിത് സമ്പ്രദായത്തിൽ നിന്ന് വിദ്യ ഗ്രഹിക്കാത്തവനാണ് അസമ്പ്രദായവിത്. സമ്പ്രദായവിത് എന്ന് വെച്ചാൽ ഗുരുപരമ്പരയിൽ നിന്ന്, ആ ഗുരുപരമ്പരയിൽ നിന്ന് വിദ്യ ലഭിക്കാത്തവൻ, അവനാണ് അസമ്പ്രദായവിത്. അവൻ സർവശാസ്ത്രവിദവി, സർവശാസ്ത്രങ്ങളും അറിയുന്നവനാണെങ്കിലും അവനെ മൂർഖോ ദൈവ ഉപേക്ഷണീയ, മൂർഖനെ പോലെ എന്നുവെച്ചാൽ മൂഢൻ, ഒന്നും അറിയാത്തവനെന്നാണ്. മൂർഖൻ എന്ന് വെച്ചാൽ മൂർഖൻ പാമ്പെന്ന് അല്ല അർത്ഥം, അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് മലയാളത്തിലേ വ്യാഖ്യാനിച്ചിട്ടുള്ളൂ, വേറെ ഒരു ഭാഷയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പരിക്ക് പറഞ്ഞു മലയാളത്തിലെ വ്യാഖ്യാതാക്കളെയൊക്കെ വളരെ സൂക്ഷിച്ചു വേണം സമീപിക്കാനും. അങ്ങനെ പറയാൻ പാടില്ലെന്നും ചിലരൊക്കെ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. മലയാളികളിൽ ഒരുപാട് മഹാത്മാരുണ്ടായിട്ടുണ്ട്, മലയാളികളെയൊക്കെ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് ശരിയല്ല. മലയാളികളെ അടച്ചാക്ഷേപിക്കുകയല്ല, ഇങ്ങനെ പറഞ്ഞവരെ പണ്ഡിതന്മാരാണെന്ന് മൂഢന്മാർ ധരിച്ചിരിക്കുന്ന പലരും മൂർഖവധെന്ന് വെച്ചാൽ മൂർഖൻ പാമ്പിനെ എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം മൂർഖൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ മൂർഖൻ പാമ്പെന്ന അർത്ഥം. അപ്പൊ അതുകൊണ്ട് ജനത്തിന് മൂർഖൻ പാമ്പെന്ന് വ്യാഖ്യാനിച്ചു. മൂർഖൻ മൂഢൻ എന്നുള്ള അർത്ഥമാണ്, ഒരു മൂഢനെ പോലെ ഉപേക്ഷിക്കണമെന്നാണ്. അത്തരക്കാരെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. അത്തരക്കാരെ മലയാളത്തിൽ വ്യാഖ്യാനിച്ചിട്ടുള്ള നിർഭാഗ്യവശ. അപ്പോൾ അത് പറയാതിരിക്കുന്ന എങ്ങനെ? ഈ ഭാഷയത്തിൽ തന്നെ മറ്റ് പല ഭാഷകളിലും വ്യാഖ്യാനമുണ്ട്. ഏതെങ്കിലും ഒരു വ്യാഖ്യാനം എടുത്തു നോക്കുക, അവിടെ എവിടെയെങ്കിലും മൂർഖെന്നുള്ളതിൽ മൂർഖൻ പാമ്പ് കോബ്ര എന്ന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടോ? ഒരിടത്തുമില്ല. മലയാളത്തിലെ അങ്ങനെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പറയുന്നവരുടെ കുറ്റമാണ് അത്. എന്തുകൊണ്ട് അസമ്പ്രദായവിത്ത് വ്യാഖ്യാനിച്ചാളുടെ കുറ്റമല്ല, മലയാളത്തിൽ മൂർഖൻ എന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പെന്നൊരു അർത്ഥം പ്രചരിച്ചു പോയി. അതുകൊണ്ട് അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചു തോന്നുന്നു. എന്തുകൊണ്ട് സമ്പ്രദായത്തിൽ നിന്ന് വിദ്യ ഗ്രഹിക്കാത്തവൻ? അപ്പൊ സമ്പ്രദായത്തിൽ നിന്ന് വിദ്യ ഗ്രഹിക്കാത്ത സർവശാസ്ത്ര വിത്തുക്കളുണ്ടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അത് പറയുന്നുണ്ടല്ലോ, സമ്പ്രദായത്തിൽ നിന്ന് വിദ്യ ഗ്രഹിക്കാതിരിക്കുക, അതേ സർവശാസ്ത്രങ്ങൾ അറിയുന്നവനുമാണ്. അതങ്ങനെ വരും. സാധാരണ നമ്മൾ ഇത് പ്രസംഗിക്കുന്നവരെ ശ്രദ്ധിച്ചറിയാം, വേദാന്തം പറയും പ്രഭാഷണത്തിൽ സ്വാമി, വേദാന്തം, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, ഫിസിക്സ്, മാത്സ് സർവവും പറയും. സർവശാസ്ത്ര വിത്താണ്, എന്താണോ അയാൾ പറയേണ്ടത് അത് മാത്രം അറിയില്ലെന്നേ ഉള്ളൂ. ബാക്കിയും പറഞ്ഞു വരുമ്പോൾ അതിനും വലിയ ഇപ്പം ഇല്ല എന്ന് തോന്നും കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അതാണ് പറയുന്നത് സർവശാസ്ത്രം. സർവശാസ്ത്രങ്ങളും അറിയാം, അപ് ടു ഡേറ്റ് ആണ്. സ്ഥിരം പ്രസംഗിക്കുന്ന സ്വാമിമാർ എപ്പോഴും അപ് ടു ഡേറ്റ് ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എല്ലാ വിവരങ്ങളും ഗ്രഹിച്ച് എന്ന് വെച്ചാൽ സർവശാസ്ത്രവിത്താകണം, കേൾക്കുന്നവൻ അമ്പരപ്പിക്കണം. ഇയാൾക്ക് ഇത്രയും വലിയ അറിവോ ഇത്രയും പരന്ന അറിവാണോ എന്ന് ചോദിച്ചവൻ അമ്പരക്കണം. അപ്പൊ സർവശാസ്ത്രവിത്താണ്. അതുകൊണ്ട് ചിലർ ചോദിക്കും സമ്പ്രദായ രഹിതനാണ് സർവശാസ്ത്രജ്ഞനുമാണെന്ന് പറയുന്നത് രണ്ടും കൂടെ എങ്ങനെ വെക്കുമെന്ന് ചോദിക്കും. സർവശാസ്ത്രങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ സർവശാസ്ത്രത്തിന്റെ സമ്പ്രദായങ്ങളും അറിയണമല്ലോ എന്നില്ല. ഓരോ ശാസ്ത്രത്തിനും ഒരു സമ്പ്രദായമുണ്ട്. അതാണ് ആ സമ്പ്രദായത്തിലൂടെ അല്ലാതെയും ശാസ്ത്രത്തെ പഠിക്കാം. നമ്മുടെ മലയാളത്തിലൊക്കെ ഇത് വ്യാഖ്യാനിക്കുന്നവർ കൂടുതൽ പേർക്കും അതാ പറ്റിയിട്ടുള്ളൂ. ചിലർ സംസ്കൃതം പഠിക്കും, അല്ലെങ്കിൽ മറ്റു ഭാഷാ മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട്. ശരി, ഒരാൾ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി അവരുടെ മനസ്സിൽ തോന്നുന്നു പറയുന്നതുകൊണ്ടൊരു ദോഷമില്ല. ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളെ കയറിങ്ങ് വ്യാഖ്യാനിച്ചാണ് എവിടെയാ കുഴപ്പം. അല്ലെങ്കിൽ അവരവർക്ക് തോന്നുന്നു അവരവർക്ക് പറയാം, അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം കേൾക്കാൻ കഴുതകളുള്ളിടത്തോളം കാലം പറയുന്നവൻ അതുകൊണ്ടൊരു നഷ്ടവും വരുത്തുമില്ല. പറഞ്ഞല്ലോ ഭാഷകാരൻ പറയുന്നുണ്ട്. അതുകൊണ്ട് സർവശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് കൊണ്ടൊരാൾ ശാസ്ത്രത്തെ സമ്പ്രദായത്തിലൂടെ ഗ്രഹിക്കണമെന്നില്ല എന്ന് പറയുന്ന അസമ്പ്രദായവിത്ത്. സമ്പ്രദായത്തെ ഗ്രഹിക്കാത്തവൻ സർവശാസ്ത്രവിദവി, സർവശാസ്ത്രത്തെയും ഗ്രഹിക്കുന്നവനാണെങ്കിലും മൂർഖവതേ ഉപേക്ഷണീയ, പറയുന്നവനെ മഹാമൂഢനായി കണ്ട് അവനെ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം. എന്ന് വെച്ചാൽ അവന്റെ വ്യാഖ്യാനം വായിക്കരുത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പറയുന്നു, മലയാളത്തിലെ വ്യാഖ്യാനങ്ങൾ സൂക്ഷിച്ചേ വായിക്കാവൂ. പരസ്യമായി തന്നെ പറയുകയാണ്, വേണമെങ്കിൽ നിങ്ങൾ അടിച്ച് പ്രസിദ്ധപ്പെടുത്തിക്കോളെ. വളരെ സൂക്ഷിക്കണം. മൂർഖനെന്ന് വെച്ചാൽ മൂർഖം പമ്പെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉപേക്ഷിക്കുക തന്നെ ചെയ്യണമെന്നാണ്. അപ്പോൾ ഒരു സംശയം വരും, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഗീതയിലെ വ്യാഖ്യാനങ്ങളിൽ ആചാര്യന്മാരുടെ വ്യാഖ്യാനത്തിൽ ഏത് വ്യാഖ്യാനത്തെ സ്വീകരിക്കും? ഇപ്പം ശങ്കരാചാര്യൻ സമ്പ്രദായ വിത്തും രാമാനുജൻ സമ്പ്രദായ വിത്തും അല്ലാതെയും വരത്തില്ലേ? മാധവൻ സമ്പ്രദായ വിത്തല്ലെന്ന് പറയും, എത്രയോ പേര് വ്യാഖ്യാനിച്ചിരിക്കുന്നു പണ്ഡിതന്മാർ. ആരാണ് സമ്പ്രദായ വിത്ത്? ആരെ സ്വീകരിക്കും? ബാക്കിയുള്ളവർ എല്ലാം മൂർഖന്മാരെന്ന് പറയേണ്ടി വരുമോ എന്ന് ചോദിക്കും. ശരി, ഇവിടെ പറയുന്നത് സ്വസ്വസമ്പ്രദായത്തെ കുറിച്ചാണ്. അദ്വൈതത്തെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്വൈത സമ്പ്രദായത്തിൽ നിന്ന് തന്നെ അത് ഗ്രഹിക്കണം. അദ്വൈതത്തെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമുണ്ട്. ശങ്കരാചാര്യരുടെ കാലം മുതലേ വരുന്നൊരു സമ്പ്രദായം, ഗുരുശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ നിന്ന് ആ അദ്വൈതത്തെ ഗ്രഹിക്കണം. രാമാനുജന്റെ വിശിഷ്ട അദ്വൈതത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു സമ്പ്രദായമുണ്ട്. ആ രാമാനുജൻ ശിഷ്യ പരമ്പരയിലൂടെ വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിലൂടെ അത് മനസ്സിലാക്കുക. അതുപോലെ ഓരോ ശാസ്ത്രത്തിനും എല്ലാത്തിനും ഉണ്ടാക്കുന്ന സമ്പ്രദായങ്ങൾ എല്ലാ ദർശനങ്ങൾക്കും ഉണ്ട്. വേദങ്ങൾക്ക്, വേദാംഗങ്ങൾക്ക്, വേദം എങ്ങനെയാണ്? ഒരു പരമ്പരയിലൂടെ പഠിച്ചു വരുന്നത്. വേദാംഗങ്ങൾ എങ്ങനെയാണ്? ശിക്ഷ, കൽക്കം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം എല്ലാം സദാ സമ്പ്രദായങ്ങളിലൂടെ പഠിച്ചു വരുന്നുണ്ട്. പലതിൻ്റെയും സമ്പ്രദായങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാലും ആ സമ്പ്രദായങ്ങളിലൂടെ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. അത് ശങ്കര അദ്വൈതത്തെ മനസ്സിലാക്കണമെങ്കിൽ ആ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഗീതയ്ക്ക് അദ്വൈത സമ്പ്രദായമുണ്ട്, അത് ആ സമ്പ്രദായത്തിലൂടെ മനസ്സിലാക്കുക. അദ്വൈത സമ്പ്രദായമുണ്ട്, അത് ആ സമ്പ്രദായത്തിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ദ്വൈതത്തെക്കുറിച്ച് പറയുകയും അത് ആ സമ്പ്രദായത്തിൽ നിന്ന് നല്ല മനസ്സിലാക്കുകയും ചെയ്യുന്നെങ്കിൽ മൂർഖവതയോ ഉപേക്ഷണീയോ നിങ്ങൾ ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ എന്ത് പറയണം? അവനവൻ്റെ ദർശനം പറയും, വേറെ ആരുടെയും ദർശനം പറയരുത്. ഞാൻ പറയുന്ന എൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു, വേറെ ആർക്കും അത് ചോദ്യം ചെയ്യാൻ ഒക്കത്തില്ല. ശങ്കരാചാര്യർ പറഞ്ഞാണ്, രാമാനുജൻ പറഞ്ഞാണെന്ന് പറയണമെങ്കിൽ അവരുടെ സമ്പ്രദായത്തിൽ നിന്ന് തന്നെ ആ വിദ്യ ഗ്രഹിച്ചിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? മൂർഖവതയോ ഉപേക്ഷണീയ, അവന് വെറും മൂഢനെ പോലെ സർവശാസ്ത്രങ്ങളെ കുറിച്ചും അയാൾ പ്രസംഗിച്ചാലും ശരി, അത് കേൾക്കരുത് എന്നാണ്. വായിക്കരുത്, എഴുതിയത് വായിക്കരുത്, കേൾക്കരുത്, അത് ഉപേക്ഷിച്ചിരിക്കുക. ഇത് അദ്ദേഹത്തിന് വളരെ പ്രധാനമായൊരു കോട്ടിങ്ങാണ്. അത് പലരും പലയിടത്തും ഉദ്ധരിക്കാറുണ്ട്. സമ്പ്രദായത്തിലൂടെ ഗ്രഹിച്ചവരും ഗ്രഹിക്കാത്തവരും എല്ലാവരും പറയാറുണ്ട്. തസ്മാത് അസമ്പ്രദായ സർവശാസ്ത്ര വിദവി മൂർഖവദേവ ഉപേക്ഷണീയ, അത് ശ്രദ്ധിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഓരോ ആചാര്യന്മാരും സമ്പ്രദായ നിഷ്ഠന്മാരാണ്. ഏത് സിദ്ധാന്തമായാലും ശരി, ആചാര്യന്മാർ ആ സമ്പ്രദായത്തിൽ ഉറച്ചിരിക്കുന്നു. ആ ഗുരു പരമ്പരയിൽ അവരും ദൃഢമായിരിക്കുന്നു. അതിനനുസരിച്ചാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. പിന്നെ ഗീതയെ വ്യാഖ്യാനിക്കണമെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും സമ്പ്രദായങ്ങൾ കൂടിയേ തീരുമെന്ന് ചോദിച്ചാൽ അതില്ല. ഗീത ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാൻ സ്വതന്ത്രമായിരിക്കും. പക്ഷെ അത് വ്യാഖ്യാനിക്കുന്ന ആള് അതുകൂടി പറയേണ്ടി വരും, എന്താണ് ഇതെന്റെ സ്വതന്ത്രമായ വ്യാഖ്യാനമാണ്, എന്റെ സ്വന്തമായ കാഴ്ചപ്പാടാണ്. അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. ആർക്കും അവരവരുടെ ആശയങ്ങളെ വ്യക്തമാക്കാം. പക്ഷെ അത് അദ്വൈതമാണ് മറ്റൊന്നാണ് എന്ന് പ്രസിദ്ധമായ സമ്പ്രദായങ്ങൾക്കനുസരിച്ചാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നതെന്ന് പറയുമ്പോൾ ആ സമ്പ്രദായത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ടേ അത് പറയാൻ പാടുള്ളൂ. അതാണ് ഈ പറയുന്നതിൻ്റെ താല്പര്യം. അപ്പോൾ ഈ സമ്പ്രദായം കൂടാതെ തന്നെ ഒരാൾക്ക് സർവശാസ്ത്രത്തിൻ്റെയും ജ്ഞാനം ഉണ്ടാകുകയും ചെയ്യാം. അതാണ് ഇവിടെ പറഞ്ഞത് സർവശാസ്ത്ര വിദവി. പലരും എന്താണ്, പലർക്കും ഇത്തരം കാര്യങ്ങളോടെല്ലാം താല്പര്യം, ജിജ്ഞാസ ഉള്ളിലുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം വരും, അദ്വൈതമോ എന്തോ. പക്ഷെ പലർക്കും പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുറച്ച് ബുക്കുകളൊക്കെ, ഈ തലതിരിഞ്ഞ പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് കുറച്ചൊക്കെ വായിച്ച് ബ്രഹ്മജ്ഞാനിയാകും. അത് കഴിഞ്ഞ് അതായി കഴിഞ്ഞാലും മനസ്സിൽ സംശയങ്ങൾ, സംശയ അജ്ഞാന സംശയ വിവരങ്ങളെല്ലാം നിലനിന്നു കഴിഞ്ഞാൽ പിന്നീട് ബ്രഹ്മജ്ഞാനിയായി പോയതുകൊണ്ട് ഒരാചാര്യന്റെ മുമ്പിൽ പോകാനോ സാമ്പ്രദായികമായ വിദ്യ ഗ്രഹിക്കുന്നതിനോ അയാൾക്ക് ധൈര്യം വരത്തില്ല. കാരണം അത് ഒരു ലജ്ജയാണ്, ലജ്ജാകരമായ കാര്യമാണ് സ്വയം തോന്നുന്നു. കാരണം താൻ ജ്ഞാനിയാണ്, പിന്നെ ഇനിയിങ്ങനെ ഒരാളുടെ മുമ്പ് പോയി അയാളെ ബഹുമാനിച്ചിട്ട് അയാളിൽ നിന്ന് വിദ്യ സ്വീകരിക്കുന്നത് എത്ര വലുതോ മഹത്വം ആയിക്കൊള്ളട്ടെ, പക്ഷെ ഞാൻ സ്വയം ഇപ്പം ജ്ഞാനിയായിരിക്കുന്ന സ്ഥിതിക്ക് ഇനി എങ്ങനെ ഒരാളുടെ മുമ്പ് പോയി വിദ്യ സ്വീകരിക്കുക എന്ന് സ്വയം ഒരു ലജ്ജ കരുതിയിട്ട് എന്ത് ചെയ്യുന്നു. പല ജ്ഞാനികളും ഇങ്ങനെ സാമ്പ്രദായികമായ വിദ്യ, അതിനൊക്കെ ആഗ്രഹമുണ്ട്, അത്തരം വിഷയങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നിവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ആരുടെ അടുത്ത് പോകാറില്ല. പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ തന്റെ ജ്ഞാനം തന്റെ പൂച്ചവിളി വരും എന്നുള്ള ഭയം കൊണ്ടും ലജ്ജ കൊണ്ട്. അതാണ് പലരും സാമ്പ്രദായികമായി പലർക്കും വിദ്യ സ്വീകരിക്കുന്നതിനുള്ള അവസരം ലഭിക്കാതെ പോകുന്നു. പക്ഷെ വിദ്യയെ സംബന്ധിച്ച് അങ്ങനെയല്ല, വിദ്യയ്ക്ക് അവസാനമില്ല. ആർക്കും ഏത് ജ്ഞാനിക്കും ആരുടെ കയ്യിൽ നിന്നും വിദ്യ എപ്പോൾ സ്വീകരിക്കാം, ഏത് വിദ്യയും. വിദ്യയെ സംബന്ധിച്ച് ആർക്കും ഒരിക്കലും ഞാൻ പൂർണ്ണനാണ്, എനിക്കിനി ഒന്നും അറിയാനില്ല, എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയുന്നുണ്ടല്ലോ, ശ്രുതി പറയുന്നുണ്ടല്ലോ, ഏതെന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിഞ്ഞു കഴിയുന്നു. അതിനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്താണ് ആത്മാവിനെ അറിഞ്ഞു എവിടുന്ന്? ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചപ്പോൾ ആത്മാവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കൊന്നും അറിയാനില്ല, പൂർണ്ണനായി. ഇനി ആരെങ്കിലും മുമ്പിൽ പോയി വിദ്യ സ്വീകരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? എന്നെ ഗുരുവായിട്ട് എങ്ങനെ അംഗീകരിക്കും? എന്നെ മോശക്കാരനാക്കത്തില്ല? ഇങ്ങനെയുള്ള ചിന്തകൾ കൊണ്ടാണ് സാധാരണ സ്വാമിമാർ ഇത്തരം വിദ്യകൾ സ്വീകരിക്കുന്നതിന് വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു. അത് സ്വീകരിക്കാതെ തന്നെ മറ്റുള്ളവരെ വിദ്യ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത്തരക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അസമ്പ്രദായ വിദ് സർവശാസ്ത്ര വിദവി മൂർഖവദേവ ഉപേക്ഷണീയ. അതുകൊണ്ട് അങ്ങനെ വിദ്യയെ സംബന്ധിച്ച് ഒരിക്കലും ലജ്ജിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ അറിവുള്ളവനെന്ന് കരുതുന്നതിന് നല്ലത് അറിവില്ലാത്തവനെന്ന് കരുതുന്നതാണ്. അങ്ങനെ കരുതി കഴിഞ്ഞാൽ ഇവിടെയും ആരുടെ അടുത്തും പോയി വിദ്യ സ്വീകരിക്കുന്നതിന് യാതൊരു ലജ്ജയും തോന്നത്തില്ല. അതാണ് അജ്ഞാനം, അതാണ് ശരിയായ വിദ്യയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ഒരിക്കലും ആരും അറിവ് കൊണ്ട് പൂർണ്ണന്മാരാകുന്നില്ല. അറിവിൽ പൂർണ്ണനായിരിക്കുന്ന ഈശ്വരൻ മാത്രം. മനുഷ്യരൂപത്തിൽ വരുന്ന ആരും, അതിൻ്റെ അവതാരങ്ങൾ പോലും എന്ത് ചെയ്യുന്നു, ഗുരുക്കന്മാരെ തേടിപ്പോയിരിക്കുന്ന ചരിത്രം പറയുന്നതാണ്. എത്തു ഉക്തം ഈശ്വരസ്യ ക്ഷേത്രജ്ഞേകത്വേ സംസാരിത്വം പ്രാപ്നോതി. വീണ്ടും ആ പ്രശ്നത്തിലേക്ക് വീണ്ടും വരികയാണ്. ഈശ്വരസ്യ ക്ഷേത്രജ്ഞ മുമ്പ് പറഞ്ഞതാണത്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇത്തുക്തം ഈശ്വരസ്യ ക്ഷേത്രജ്ഞേകത്വ ഈശ്വരൻ ക്ഷേത്രജ്ഞനും ഏകനാണെന്ന് വന്നു കഴിഞ്ഞാൽ സംസാരിത്വം പ്രാപ്നോതി, ഈശ്വരൻ തന്നെ സംസാരിയാകുമെന്ന് പറഞ്ഞു. ക്ഷേത്രജ്ഞാനാന്റെ ഈശ്വര ഏകത്വ ക്ഷേത്രജ്ഞനും ഈശ്വരനും ഒന്നായി കഴിഞ്ഞാൽ സംസാരണോ അഭാവ, അവിടെ ജീവന്മാരില്ല, സംസാരികളില്ല, സംസാര അഭാവ പ്രസംഗം, പിന്നെ സംസാരം തന്നെ ഇല്ലാതായി പോകുന്നു. ഏതോ ദോഷവും പ്രത്യുക്തവും, ഈ രണ്ട് ദോഷങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് ഈ ദോഷങ്ങളെല്ലാം പരിഹൃതമായെന്ന് മനസ്സിലാക്കണം എന്നാണ്. വിദ്യ അവിദ്യയോ വൈലക്ഷണ്യ അഭ്യൂപമാണ്. വിദ്യയും അവിദ്യയും തമ്മിലുള്ള വിലക്ഷണത, ഭേദം, അത് സ്വീകരിക്കുമ്പോൾ ഈ പറയുന്ന ദോഷങ്ങൾക്കെല്ലാം പരിഹാരം വരുന്നു. എന്തുകൊണ്ട്? ഈ സംസാരത്വം അവിദ്വാനാണ്, അവിദ്യയുള്ളവനാണ്. വിദ്യയുള്ളവൻ ജ്ഞാനിയായി, അവന് സംസാരമില്ല. അവന്റെ അനുഭവമാണ് എന്താണോ, ക്ഷേത്രജ്ഞം ചാപി മാവിദ്യ എന്ന് പറയുന്നത്. അവിടെ സംസാരമില്ല. അപ്പൊ അവിദ്യ ഉള്ളിടത്തോളം കാലം സംസാരി ഉണ്ടായിരിക്കും. ഈശ്വരന്റെ അവിദ്യയില്ല, അതുകൊണ്ട് ഈശ്വരൻ സംസാരിയില്ല. ജീവൻ അവിദ്യ ഉള്ളവനാണ്, അതുകൊണ്ട് അവന് സംസാരമുണ്ട്. അവിടെ ശാസ്ത്രം അർത്ഥവത്താണ്. ഇത്തരം കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞു എന്നാണ്. കഥം എങ്ങനെയാണ് നിങ്ങൾ പരിഹരിച്ചതെന്ന് ചുരുക്കി പറയാനാണ്. അവരെന്നു അവിദ്യ പരികല്പിത ദോഷേണ തദ്വിഷയം വസ്തു പാരമാർത്ഥികം ദുഷ്യതി. ഇതാണ് എന്റെ പരമമായ താല്പര്യം. അവിദ്യ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നുമല്ല, അവിദ്യ പരികല്പിത ദോഷേണ. അവിദ്യ കൊണ്ട് നിങ്ങളൊരു നിങ്ങളുടെ അജ്ഞാനം കൊണ്ടൊരു ദോഷത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ബന്ധമോ മോക്ഷമോ സംസാരമോ ജനനമോ മരണമോ എന്തോ ആയിക്കൊള്ളട്ടെ, തദ്വിഷയം വസ്തു, നിങ്ങളുടെ കൽപ്പനയ്ക്കെല്ലാം ആധാരമായിരിക്കുന്ന ആ വസ്തു, പാരമാർത്ഥികമായ വസ്തുവിന ദുഷ്യതി, അതിനൊരു ദോഷവും സംഭവിക്കുന്നില്ല. പാരമാർത്ഥികമായിരിക്കുന്ന പരമാത്മ വസ്തുവിലാണ് അജ്ഞാനം കൊണ്ട് നിങ്ങൾ ഈ കൽപ്പനകളെല്ലാം നടത്തുന്നത്. അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് ബന്ധനാണെന്നോ മുക്തനാണെന്നോ ഈശ്വരനാണെന്നോ ജീവനാണെന്നോ എന്ത് കൽപ്പനകൾ വേണമെങ്കിലും അവിടെ നടത്തും. നിങ്ങളുടെ കൽപ്പനകളെല്ലാം അവിദ്യാകൽപിതമാണ്. അവിദ്യാകൽപിതം എന്ന് പറയുമ്പോൾ അത് വാസ്തവമല്ല. അതുകൊണ്ട് പരമാർത്ഥത്തെ അവാസ്തവമായ കൽപ്പനകളൊന്നും ദുഷിപ്പിക്കുന്നില്ല. ഇതാണ് പറയുന്നതിന്റെ താല്പര്യം. തഥാച ദൃഷ്ടാന്തോ ദർശിതോ മരിച്ച് അംബസ ഊഷരദേശോന പങ്കിക്രിയരീതി. അത് നേരത്തെ തന്നെ ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കി. എന്താണോ മരീച്ച് അംബസ, മരീചികയിലെ ആ ജലം കൊണ്ട് മരുഭൂമി എന്ന പങ്കിക്രിയത്, അത് കുതിർന്നു പോകുന്നില്ല, ചെളി പിടിക്കുന്നില്ല. സംസാരണോ അഭാവ, സംസാര അഭാവ പ്രസംഗ ദോഷോവി സംസാര സംസാരിണോഹോ അവിദ്യാകൽപിത തോപത്യ പ്രത്യുക്ത. സംസാരിയില്ലാത്തതുകൊണ്ട് സംസാരവുമില്ല എന്നെല്ലാം നേരത്തെ പറഞ്ഞല്ലോ. ക്ഷേത്രജ്ഞൻ ഈശ്വരനാണ്, അപ്പൊ സംസാരമില്ല, സംസാരിയില്ല. അപ്പൊ സംസാര സംസാരണോ അവിദ്യാകൽപിത തോപത്യ. അപ്പൊ ഇതെല്ലാം എന്താണ്, അവിദ്യാകൽപിതം എന്ന് പറയുന്ന ഒരു യുക്തി കൊണ്ട് ഇതിനെല്ലാം സമാധാനം പറഞ്ഞു കഴിഞ്ഞു, പ്രത്യുക്ത മറുപടി പറഞ്ഞു കഴിഞ്ഞു എന്നാണ്. അപ്പൊ ഇവിടെ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഒന്ന് ഈശ്വരൻ, മറ്റൊന്ന് ജീവൻ, മറ്റൊന്ന് അവിദ്യ, അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ക്ഷേത്രം. ഈ മൂന്ന് കാര്യങ്ങളെയും മൂന്ന് വിഷയങ്ങളായിട്ടെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ശ്രോതാവിൻ്റെ മനസ്സിൽ എന്താണോ ഇത് ആത്മനിഷ്ഠമായി വരുന്ന ഒരു മനൻ, അതിന് വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് ആ വിഷയം ഉപസംഹരിക്കുമ്പോൾ അതിനെ കൂടുതൽ ആത്മനിഷ്ഠമാക്കി ആ വിഷയത്തെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുടർന്നു വരുന്ന ഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നത്. എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് അനന്യഭാവനയിലാണ് മനനം ചെയ്യേണ്ടത്. പലപ്പോഴും മനനം ചെയ്യുമ്പോൾ എന്ത് വരുന്നു, അതിനെ ഒരു വിഷയമാക്കി ഒരു വിശകലനമായി പോകും അതിനെക്കുറിച്ചുള്ള മനനം. എന്നുവെച്ചാൽ അതിൻ്റെ ആത്മനിഷ്ഠത നഷ്ടപ്പെട്ടു, അപ്പോൾ തന്നിലേക്ക് കൊണ്ടുവരികയാണ് ഈ വിഷയത്തെ. അങ്ങനെ പറഞ്ഞ ആ വിഷയത്തെ അവിടെ വിസ്മരിക്കുകയാണ്. നന്നു അവിദ്യാവത്വമേവ ക്ഷേത്രജ്ഞസ്യ സംസാരിത്വ ദോഷ തത്കൃതം ച സുഖിത്വ ദുഃഖിത്യാദി പ്രത്യക്ഷം ഉപലഭ്യതയിൽ ചെയ്ത് ഇതിനെ രണ്ടു തരത്തിലാണ് ചർച്ച ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് അതിനെ വിശകലനം ചെയ്ത് ആ വിഷയം ഓരോ വിഷയത്തിൻ്റെയും തത്വത്തെ ഗ്രഹിപ്പിക്കുക, പിന്നെ ആ തത്വത്തെ ആത്മനിഷ്ഠമാക്കുക. അങ്ങനെ രണ്ടു തരത്തിലുള്ള വിചാര രീതിയാണ് പൊതുവെ അദ്വൈതത്തെ സ്വീകരിക്കുന്നത്. ഒന്നവൻ ആ തത്വത്തിൽ ദാർഢ്യം വരണം, പിന്നെ ആ തത്വത്തെ താനായി തന്നെ ഗ്രഹിക്കണം, അതിന് ആത്മസാത്കരണം. അത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. പൂർവപക്ഷമാണ് അവിദ്യാവത്വമേവ ക്ഷേത്രജ്ഞസ്യ സംസാരിത്വം. ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന അവിദ്യാവാനാണ് ആ ക്ഷേത്രജ്ഞൻ. അതാരാണ് ക്ഷേത്രജ്ഞൻ? ജ്ഞാതാവ്. ക്ഷേത്രജ്ഞനാണ് ജ്ഞാതാവ് എന്ന് പറയുന്നു. ആ ജ്ഞാതാവിൽ അവിദ്യയിരിക്കുന്ന ഇതാണല്ലോ ദോഷം. ജ്ഞാതാവ് എന്ന് പറയുന്നവരാണ് ഇതിനെല്ലാം അറിയുന്നവൻ, ചിന്തിക്കുന്നവൻ, മനനം ചെയ്യുന്നവൻ, ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും എല്ലാം ധരിക്കുന്നവനാണ് ജ്ഞാതാവ്. അപ്പം ജ്ഞാതാവ് എന്ന് പറയുന്നവരെ ഇപ്പം താൻ തന്നെയായി മനനം ചെയ്യുന്നവൻ തന്നെയായി. മനനം ചെയ്യുന്നവനാണ് ജ്ഞാതാവ്. അപ്പം തന്നിലാണ് എന്തിരിക്കുന്നത്? ഈ അവിദ്യ. അപ്പം താനായി അവിദ്യാവാൻ. അപ്പം തന്നിലെന്ത് വരുന്നു? സംസാരിത്വ ദോഷ. തന്നിലാണ് സംസാരിത്വം എന്ന് പറയുന്ന ദോഷമിരിക്കുന്നത്, തന്നിലാണ്. തത്കൃതം ച സുഖിത്വ ദുഃഖിത്വ അത് പ്രത്യക്ഷ ഉപലഭ്യത. അപ്പം താൻ തന്നെ സുഖിയായും ദുഃഖിയായും എല്ലാം തന്നെ അറിയുന്നു. തത്കൃതം ച സുഖിത്വ ദുഃഖിത്യാദി തത്കൃതമായ സുഖിത്വം ദുഃഖിത്വം എല്ലാം പ്രത്യക്ഷം ഉപലഭ്യത. താൻ തന്നെ പ്രത്യക്ഷമായി അറിയുന്നു, ഞാൻ സുഖിയാണെന്നും ഞാൻ ദുഃഖിയാണെന്നും അറിയുന്നു. അപ്പം എന്നിലാണല്ലോ ഈ അവിദ്യ ഇരിക്കുന്നത്, എന്നിലാണല്ലോ സുഖവും ദുഃഖവും ഒക്കെ ഇരിക്കുന്നത്. ഞാൻ വാസ്തവത്തിൽ അവിദ്യാവാനായി, ഞാൻ സംസാരിയായി എന്ന് തൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. അവിദ്യ കൽപ്പിതമാണ് ഇതൊക്കെ അംഗീകരിച്ചു, പക്ഷെ വീണ്ടും അതെല്ലാം തന്നിൽ തന്നെ വന്നു. ജ്ഞാതാവായിരിക്കുന്ന എന്നിൽ തന്നെ ഇതെല്ലാം ഇരിക്കുന്നു. ഇതിനെങ്ങനെ പരിഹരിക്കും? പറയുന്നു ഇന്ന് ഇവിടെ ഒരു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, അവിദ്യാവാനാണ് എന്നൊക്കെയാണ് എൻ്റെ അനുഭവമെങ്കിലും വാസ്തവത്തിൽ ഈ സുഖം ദുഃഖം അവിദ്യ ഒന്നും എന്നിലല്ല, അല്ലെങ്കിൽ അത് എൻ്റെ ധർമ്മമല്ല, അത് എന്നോട് ബന്ധപ്പെട്ടതല്ല. എന്തുകൊണ്ട്? ജ്ഞേയസ്യ ക്ഷേത്രധർമ്മത്വ. ജ്ഞാതാവ് തന്നിലിരിക്കുന്ന അവിദ്യയെ കാണുകയാണ്, ആ ജ്ഞാതാവ് തന്നെ തന്നിലിരിക്കുന്ന സുഖത്തെയും ദുഃഖത്തെയും ഒക്കെ കാണുകയാണ്. അപ്പൊ താൻ അറിയുന്നത് കൊണ്ട് അത് തൻ്റെ ധർമ്മമല്ല, അതൊന്നും എൻ്റേതല്ല, മറിച്ച് ക്ഷേത്രധർമ്മത്വ. പൂർവപക്ഷി എന്ത് പറയും? അത് എന്നിലിരിക്കുന്നത് കൊണ്ട്, അത് ഞാൻ എൻ്റേതായിട്ട് അതിനെ അറിയുന്നതുകൊണ്ട് അത് എൻ്റെ ധർമ്മമാണ് എന്ന് പൂർവപക്ഷി പറയും. സിദ്ധാന്തി എന്ന് പറയുന്നു ഇതെല്ലാം ക്ഷേത്രധർമ്മമാണ്. ഇവിടെ ഇതാണ് മുഖ്യമായ വ്യത്യാസം. സിദ്ധാന്തത്തിൽ ഇതെല്ലാം ക്ഷേത്രധർമ്മം, പൂർവപക്ഷി എന്താണ് പറയുന്നത്? ഇതെല്ലാം ക്ഷേത്രജ്ഞധർമ്മം എന്ന് പറയും. ഇത് ക്ഷേത്രജ്ഞന്റെ ധർമ്മമാണ് എന്ന് പറയും. എന്നിൽ അനുഭവപ്പെടുന്നത് കൊണ്ട് ഇതെല്ലാം എന്റെ ഭാഗമാണ്, എന്റെ ധർമ്മമാണ്. ജ്ഞേയസ്യ ക്ഷേത്രധർമ്മത്വാ ജ്ഞാതുഹു ക്ഷേത്രജ്ഞസ്യ തത്കൃത ദോഷാനുപത്തേഹി. ജ്ഞാതാവ് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നതിന് ഇവിടെ ഇനി പറയുന്ന ജ്ഞാതാവെന്നാണ്. ഇതിനെ എന്നാ അറിയുന്നു? ഈ അനുഭവങ്ങളെല്ലാം ആർക്കാണോ ഉള്ളത്, തനിക്കാണുള്ളത്, അറിയുന്നവനാണുള്ളത്, താൻ ജ്ഞാതാവാണ്. സുഖം ദുഃഖം അജ്ഞാനം ഇതെല്ലാം എന്നിലാണെന്ന് ഞാൻ അറിയുമ്പോൾ അവിടെ വാസ്തവത്തിൽ എന്താണ്? ഇതെല്ലാം അറിവിന് വിഷയമാവുകയാണ്. ഞാനെന്ന് പറയുന്നതോ അത് സ്വയം അറിവാണ്. ഞാനെന്ന് പറയുന്നത് സ്വയം അറിവായിരിക്കുന്നു. അപ്പം എന്നിൽ ഇരിക്കുന്നു, ഞാൻ അറിയുന്നു എന്നെല്ലാം ഏതിനെയാണോ പരാമർശിക്കുന്നത് അതിനാ എന്നിൽ നിന്ന് വേറെയായി. അതിനെല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് ക്ഷേത്രമെന്ന് പറയുന്നു. ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്, അവിദ്യയുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്. അപ്പം ഇവിടെ രണ്ട്, ഒന്ന് ജ്ഞാതാവ്, ഒന്ന് ജ്ഞേയം, ക്ഷേത്രജ്ഞൻ അല്ലെങ്കിൽ ക്ഷേത്രം. അപ്പോൾ ജ്ഞാതാവ് അറിയുന്നവൻ എന്തിനെയെല്ലാമാണോ എന്നിൽ ആയിട്ടറിയുന്നത് അതെല്ലാം ഈ ജ്ഞാതാവിന് വിഷയമായതുകൊണ്ട് അതെല്ലാം ജ്ഞേയമാണ്, ജ്ഞാതാവല്ല എന്നർത്ഥം. ജ്ഞാതാവ് എന്താണെന്ന് അവസാനം വിശദീകരിച്ച് പറയും. അത് ജ്ഞാതാവല്ല. അപ്പൊ ഇതെല്ലാം എന്താണ്? ഈ അറിയുന്നതെല്ലാം എന്താണ്? ജ്ഞാതു ക്ഷേത്രജ്ഞസ്യ തത്കൃത ദോഷാനുഭവത്തെ. ജ്ഞാതാവായിരിക്കുന്ന ക്ഷേത്രജ്ഞന് തത്കൃതമായ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സുഖമോ ദുഃഖമോ അങ്ങനെയുള്ള സാംസാരികമായ ദോഷങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ജ്ഞാതാവ് സദാ ജ്ഞാതാവായി തന്നെ നിൽക്കുന്നു. അവിദ്യ എന്നിലാണ്, അതുകൊണ്ട് ഞാൻ അജ്ഞാനിയാണെന്ന് പറയുന്നത് ശരിയല്ല. പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിദ്യയെ ഞാൻ അറിയുന്നുണ്ട്. അവിദ്യ എന്നിലല്ല, മറിച്ച് എന്റെ മുന്നിലാണ്, അതിനെ ഞാൻ കാണുന്നു. അത് എന്നിലാണെങ്കിൽ എനിക്കതിനെ കാണാൻ പറ്റത്തില്ല. എങ്ങനെയാണോ കണ്ണിന് അതിന്റെ നിറം, ആകൃതി, വലിപ്പം, ഇതൊന്നും അതിന് കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതെല്ലാം കണ്ണിലിരിക്കുകയാണ്. കണ്ണിന്റെ മുമ്പിലുള്ളതിനെ കണ്ണിന് കാണാൻ പറ്റും. അതുപോലെ ജ്ഞാതാവിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ജ്ഞാതാവിന് കാണാൻ പറ്റത്തില്ല. ജ്ഞാതാവിന് എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ, ജ്ഞാതാവിനെ കുറിച്ച് നിങ്ങൾ പറയും എന്താണ്? അത് നശിക്കാത്തതാണ്, അതിൽ നിത്യതയുണ്ട്, ആനന്ദ സ്വരൂപമുണ്ട്, അത് ആനന്ദമാണ്, അല്ലെങ്കിൽ അത് അറിവാണ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും ജ്ഞാതാവിന് അതിനെ അറിയാൻ ഒക്കത്തില്ല. ജ്ഞാതാവിന്റെ മുമ്പിലുള്ളതിനെ അറിയാൻ പറ്റും. ജ്ഞാതാവ് വളരെ സ്പഷ്ടമായി പ്രകടമായി അറിയുന്ന എന്തിനാണ്? ആ ജ്ഞാതാവിന്റെ സുഖം, ജ്ഞാതാവിന്റെ അജ്ഞാനം, അവിദ്യ. ഞാൻ പറയുന്നു ഞാൻ അറിവില്ലാത്തവനാണെന്ന് പറയുന്നു. അപ്പൊ എന്റെ അറിവില്ലായ്മ ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം അറിയപ്പെടുന്നതായിട്ടുണ്ടോ അതെല്ലാം ഈ ജ്ഞാതാവിന് മുന്നിലാണ്. അതൊന്നും ജ്ഞാതാവിന്റെ ധർമ്മമല്ല. അപ്പൊ ഞാൻ അജ്ഞനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജ്ഞാതാവായ എന്നിൽ അജ്ഞാനമില്ല. അജ്ഞാനം എന്റെ മുമ്പിലാണ്, എന്നൊന്ന് വേറിട്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് അജ്ഞാനത്തെ തിരിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടെന്താണ്? ജ്ഞാതഹു ജ്ഞാതാവിന് അറിയുന്നവന് ക്ഷേത്രജ്ഞസ്യ ആ ക്ഷേത്രജ്ഞന് തത്കൃത ആ ക്ഷേത്രത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട് യാതൊന്നും സംഭവിക്കുന്നില്ല. യാവത് കിഞ്ചിത് ക്ഷേത്രജ്ഞസ്യ ദോഷജാതം അവിദ്യമാനം ആസഞ്ചേരി അസഞ്ചേസി തസ്യജ്ഞേയത്വപത്തെ ക്ഷേത്രധർമ്മത്വമേവ ക്ഷേത്രജ്ഞധർമ്മത്വം. അത് സിദ്ധാന്തമാണ് പറയുന്നത്. യാവത് കിഞ്ചിത് ക്ഷേത്രജ്ഞസ്യ ദോഷജാതം ഈ ക്ഷേത്രജ്ഞൻ, അതായത് ഈ ജ്ഞാതാവിന്, ഇതിനെല്ലാം അറിയുന്നവൻ ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും എല്ലാം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. അറിയുന്നവനായി ഈ എല്ലാ മനന ശ്രവണ മനനങ്ങളെല്ലാം ചെയ്യുന്നവനവനാണ് ഇവിടുത്തെ ക്ഷേത്രജ്ഞൻ. അവനെന്ത് ചെയ്യുന്നു? ദോഷജാതമാണ്. ഒരുപാട് ദോഷങ്ങൾ അവൻ പറയുന്നു. എന്നിൽ അജ്ഞാനമുണ്ട്, എന്നിൽ സംശയമുണ്ട്, എന്നിൽ വിവരീയമുണ്ട്, ഞാൻ ബന്ധനസ്ഥനാണ്, ഞാൻ മുക്തനാകും, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദോഷ ഗുണവും എല്ലാം പറയുന്നുണ്ട്. അവിദ്യമാനം വാസ്തവത്തിൽ അതൊന്നും എന്താണ്? എന്നിലില്ല. എന്നിലുണ്ടെങ്കിൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടിരിക്കാനും എനിക്ക് എന്നെ വിഷയമാക്കാൻ പറ്റത്തില്ല. കണ്ണിന് കണ്ണിനെ കാണാൻ കഴിയാത്തതുപോലെ ജ്ഞാതാവായിരിക്കുന്ന എന്നിന് എന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് എനിക്കറിയാൻ പറ്റത്തില്ല. എനിക്കെന്റെ മുന്നിലുള്ളതിനെ അറിയാൻ പറ്റും. എന്റെ മുന്നിലിരിക്കുന്ന ദോഷജാതങ്ങളെ, അത് വാസ്തവത്തിൽ എന്താണ്? അവിദ്യമാണ്. എന്നിനില്ല, എന്റെ മുന്നിലുണ്ട്, പക്ഷെ എന്നിനില്ല. എന്നിലില്ലാതെ എന്റെ മുന്നിലുള്ളതെല്ലാം വാസ്തവത്തിൽ ഇല്ലാത്തതാണ്. വാസ്തവത്തിൽ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആസഞ്ചേസി അവിടെ കൽപ്പിക്കുകയാണ്. മുന്നിലുള്ളതിനേക്ക് എന്നിലേക്ക് കൽപ്പിക്കുന്നു. എന്റേതാണെന്നവിടെ കൽപ്പന നടത്തുകയാണ്. ഏതുപോലെ? സ്വപ്നം പോലെ. സ്വപ്നത്തിൽ എന്താണോ ഇല്ലാത്തതിനെല്ലാം അവിടെ കൽപ്പിക്കുന്നു. സ്വപ്നത്തിൽ കാലദേശങ്ങളില്ല. സ്വപ്നത്തിൽ കാലദേശങ്ങൾ വന്നാൽ ഈ പ്രപഞ്ചമല്ല വേറൊരു പ്രപഞ്ചം കൂടി വരും. ഇല്ലാത്തതിനെ അവിടെ കൽപ്പിക്കുന്നു. അതിന് വ്യാവഹാരിക ക്ഷമതയില്ല. പക്ഷെ അവിടെ വ്യാവഹാരികത അവിടെ കൽപ്പിക്കുന്നു. അവിടെ എന്താണ്? പദാർത്ഥ സ്ഥിതിയില്ല. കേവലം പദാർത്ഥ ഭാനം മാത്രമേ ഉള്ളൂ. പക്ഷെ അവിടെ പദാർത്ഥ സ്ഥിതിയെ കൽപ്പിക്കുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സ്വപ്നത്തിൽ കൽപ്പിക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യുന്നു? തന്നിൽ കൽപ്പിക്കുകയാണ്. ആസഞ്ചേസി അങ്ങനെ കൽപ്പിക്കുന്നതെല്ലാം എന്താണോ തസ്യ ജ്ഞേയത്വത്തെ, അത് ജ്ഞേയമാണ്, അത് ശരിയാണ്. അതിനെല്ലാം ജ്ഞേയത്വമുണ്ട്. തന്നിലില്ലാത്തതുകൊണ്ട്, തന്റെ മുന്നിലുള്ളത് കൊണ്ട് എന്താണോ അത് അറിവിന് വിഷയമാണ്. ജ്ഞേയം എന്ന് വെച്ചാൽ അറിവിന് വിഷയമാണ്. അറിവിന്റെ ഒരു വിഷയത അതിനുണ്ട്. ജ്ഞേയത്വം എന്ന് പറഞ്ഞാൽ അറിവിന്റെ വിഷയത. അറിവ് ഗ്രഹിക്കുന്നുവേ, അതിന് അതിനെല്ലാം നമുക്ക് എന്താ പറയുക, ക്ഷേത്ര ധർമ്മത്വമേ. അത് ക്ഷേത്രധർമ്മമാണ്. ജ്ഞേയമായി മുന്നിൽ കാണുന്ന ഈ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്വഭാവവിശേഷതകളാണ് അതാണ്. അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അവിടെ അതെല്ലാം വരും. നക്ഷേത്രജ്ഞ ധർമ്മത്വം, അത് ഈ അറിയുന്നവനുമായി ബന്ധപ്പെട്ട ഒന്നല്ല. ക്ഷേത്രജ്ഞൻ അറിയുന്നവൻ, ജ്ഞാതാവ്, അവന്റെ എന്തെങ്കിലും പ്രത്യേകതകളല്ല അത്. അജ്ഞാനം, സുഖം, ദുഃഖം എന്ന് പറയുന്നതല്ല. ആരാണോ ക്ഷേത്രജ്ഞനെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ചിന്തിക്കുന്നത്, ആ ചിന്തിക്കുന്നവനിൽ ഈ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്ന ധർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. നജത്തേന ജ്ഞേയ ക്ഷേത്രജ്ഞോ ദുഷ്യതി. അങ്ങനെ ഒരുപാടെല്ലാം അവൻ കൽപ്പിച്ചു കൂട്ടുന്നുണ്ട്, അറിയുന്നുണ്ട്. തൻ്റെ അജ്ഞാനത്തെക്കുറിച്ച് അറിയുന്നുണ്ട്, തൻ്റെ സംസാരത്തെക്കുറിച്ച് അറിയുന്നുണ്ട്, തൻ്റെ ബന്ധനത്തെക്കുറിച്ച് അറിയുന്നു, അതിൻ്റെ ഉപായങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കുന്നു, അതിനുള്ള സാധനങ്ങൾ അവൻ അനുഷ്ഠിക്കുന്നു, ജപവും തപവും എല്ലാം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതൊന്നും എന്താണ് കൊണ്ട് ക്ഷേത്രജ്ഞ ദുഷ്യതി. ഇതെല്ലാം അറിയുന്നവൻ, അവൻ ഇതുകൊണ്ടൊന്നും യാതൊരു ദോഷവും സംഭവിക്കുന്നില്ല. അവൻ ഇതൊന്നും സ്പർശിക്കുന്നേയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവിടെ ബന്ധവും മോക്ഷവും എല്ലാം ഒരുപോലെ, രണ്ടും തനിക്ക് ന്യായമായിരിക്കുന്ന കാര്യങ്ങളാണ്, രണ്ടും തന്നെ കൽപ്പിക്കുന്നതാണ്. ബന്ധമോക്ഷങ്ങൾ രണ്ടും രണ്ടിനും തുല്യസ്ഥാനമേ ഉള്ളൂ. അവനെ സംബന്ധിച്ചിടത്തോളം സാധ്യവും സാധനയും എല്ലാം എന്താണ് അവിടെ കൽപ്പിക്കുന്നതാണ്. ഇതിനെല്ലാം ഹേതുവായിരിക്കുന്ന അജ്ഞാനം എന്താണ്? തന്റെ മുമ്പിൽ നിൽക്കുന്നതാണ് തന്നിലുള്ളതല്ല, തന്നിലേക്ക് തന്നെ കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് യാതൊരു ദോഷവും തന്നെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ജ്ഞേയേന ജ്ഞാതുഃ സംസർഗ അനുപത്തേഹി. അവിടെ ഒരു വലിയ യുക്തി പറയുകയാണ്. ജ്ഞേയവും ജ്ഞാതാവുമായിട്ട് ഒരിക്കലും ഒരു സംബന്ധം ഉണ്ടാകത്തില്ല. ജ്ഞാതാവ് എന്ന് പറയുന്നത് അറിയുന്നു. അറിയുന്നവനും അവൻ അറിയുന്ന വിഷയമായിരിക്കുന്ന വസ്തുവും തമ്മിൽ ഒരു സംബന്ധം വരത്തില്ല, ഒരു ബന്ധം വരത്തില്ല. ബന്ധം വരിക എന്ന് പറഞ്ഞാൽ ജ്ഞേയമായ ഒരു വസ്തു അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ ധർമ്മങ്ങളുടെ ഒരു വിനിമയം നടക്കും. അതാണ് രണ്ട് വസ്തുക്കൾ തമ്മിൽ. ഇപ്പം നമ്മളൊരു പാലം ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയുള്ളവർ അപ്പുറത്തോട്ട് പോകും, അവിടെയുള്ളവർ ഇപ്പുറത്തോട്ട് വരും. ഒരു വിനിമയം വ്യാപാരം അവിടെ നടക്കും. എവിടെയാണോ രണ്ട് വസ്തുക്കൾ തമ്മിൽ ബന്ധം വരുന്നത്, പരസ്പരം അവിടെ ഒരു ധർമ്മസംക്രമണം എന്നുള്ള ഏതെങ്കിലും തരത്തിൽ വ്യാപാരം ക്രിയയായിരിക്കാം അല്ലെങ്കിൽ പദാർത്ഥമായിരിക്കാം, എന്തെങ്കിലും ഒരു അങ്ങനെ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് വസ്തുക്കൾ നമ്മൾ ബന്ധിപ്പിക്കുന്നത്. ഇവിടെ ജ്ഞാതാവും ജ്ഞേയവും രണ്ട് കാര്യങ്ങളാണ്. ഇത് രണ്ടും തമ്മിലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ ജ്ഞാതാവിന് ജ്ഞേയവുമായിട്ട് ബന്ധം വരിക എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ബന്ധമെന്ന് പറയുന്നത്? ബന്ധങ്ങൾ പലതരത്തിൽ വരും. അത് യുക്തി ചിന്ത ചെയ്യുന്ന ശാസ്ത്രത്തിന്റെ ഒരു വലിയ വിഷയമാണ്, വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ബന്ധം തർക്കശാസ്ത്രത്തിന്റെ വലിയൊരു വിഷയമാണ്. യുക്തി ചിന്തയ്ക്ക് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പദാർത്ഥങ്ങളുടെ പരസ്പര ബന്ധത്തെ കുറിച്ച് ചിന്തിക്കുക. ഇവിടെ രണ്ട് വസ്തുക്കളെ പറയുന്നത് നമ്മുടെ അനുഭവത്തിലുണ്ട്. ഒന്ന് ജ്ഞാതാവ് അറിയുന്നവൻ, മറ്റൊന്ന് ജ്ഞേയം. ഇത് തമ്മിലൊരു ബന്ധം വരിക എന്ന് പറഞ്ഞാൽ എന്താണോ, ജ്ഞാതാവ് അല്ലെങ്കിൽ അറിയുന്നവൻ അവൻ അനന്തമായ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവൻ എന്തിനാണോ അറിയുന്നത് അതെല്ലാം അനന്തമായ വിഷയങ്ങളും അവനിൽ നിന്നും അന്യമായിത്തീരുന്നു. ഒരു വസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ആ വസ്തുവിനെ തന്നിൽ നിന്ന് അന്യമാക്കുക എന്നാണ്. അന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൗതികമായി അന്യമായ രണ്ട് വസ്തുക്കളിലാണ് പരസ്പരം ബന്ധം വരുന്നത്. ഒന്നാണെങ്കിൽ അവിടെ ബന്ധം വരത്തില്ല, ഏകത്തിൽ ബന്ധം വരത്തില്ല. രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ബന്ധം വരും. ഇവിടെ എന്താണ്? അറിയുന്നവൻ ഒന്നിനെ അറിഞ്ഞു കഴിയുമ്പോൾ അതിനെ അന്യമാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ ഏകനായി നിൽക്കുകയും മറ്റെല്ലാം അന്യഭാവത്തെ കൈവരിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഏകനായിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ്, ആ ഏകനിൽ ഒരിക്കലും ബന്ധം ഉണ്ടാകത്തില്ല, മറ്റെന്തെങ്കിലുമായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാകത്തില്ല. കാരണം ബന്ധം ഉണ്ടാവണമെങ്കിൽ രണ്ടു വേണം. അവനെന്തിനാണോ അറിഞ്ഞ് അന്യമാക്കിയത് അതിന് പിന്നെ അറിയുന്നവനുമായിട്ട് ബന്ധം വരുമോ? അതും വരാൻ സാധ്യമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ് ഒരു വസ്തു അവനിൽ നിന്ന് അന്യമായത്? അതിനെ അവൻ അറിഞ്ഞതുകൊണ്ടാണ്, അത് അറിവിന് വിഷയമായതുകൊണ്ടാണ് അന്യമായിപ്പോയത്. അറിയുന്നവനോ അവൻ ഏകനായി തന്നെ നിൽക്കുന്നു. അവന് തന്നെ അറിയാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തനിക്കവൻ അന്യനാകുന്നില്ല. അറിയുന്നതെല്ലാം തന്നെ അന്യമായി പോകുന്നു. എന്തിനറിയുന്നു? ശരീരം, മനസ്സ്, ബുദ്ധി, കർണങ്ങൾ, ജ്ഞാനം, അജ്ഞാനം, ഇതിനെല്ലാം അറിയുന്നു. അറിഞ്ഞു കഴിഞ്ഞാൽ അത് അന്യമായി പോകും. അറിയുന്നവർ തമ്മിൽ പരസ്പരമേ പിന്നെ ബന്ധമുള്ളൂ, അറിയുന്നവനുമായിട്ട് അവയ്ക്ക് ബന്ധമില്ല. കാരണം അറിഞ്ഞതുകൊണ്ടാണ് അത് അന്യമായിപ്പോയത്. തന്നെ അവനോട്ട് അറിയാനും കഴിയുന്നില്ല, കാരണം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് താൻ തന്നെ അന്യനായി പോകും. അത് സംഭവിക്കുന്നില്ല. തനിക്ക് അന്യമായി അനന്തമായ വിഷയങ്ങളുണ്ട്, പക്ഷെ തനിക്ക് താൻ അന്യനാകുന്നില്ല. എന്തുകൊണ്ട്? തനിക്ക് തന്നെ അറിയാൻ ഒരിക്കലും കഴിയുന്നില്ല. ഒരാൾ പറയുകയാണ് ഞാൻ എന്നെ അറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തനിക്ക് താൻ തന്നെ അന്യമായി പോവുക എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നില്ല. അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകുന്നില്ല. താനും അന്യനും എന്നുള്ള അനുഭവം ഉണ്ടാകുന്നു, തനിക്ക് താൻ അന്യനും, അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നില്ല. ആത്മാശ്രയ ദോഷമെന്ന് പറയും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉന്മത്തന് മാത്രമേ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ, സ്വബോധമുള്ളവന് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരിക്കലും തനിക്ക് താനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒക്കത്തില്ല. താൻ ഏകനായിരിക്കുന്നു, തനിക്ക് തന്നെ അറിയാൻ ഒക്കത്തില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ നിന്ന് അന്യമായി പോകും, അങ്ങനെ സംഭവിക്കുന്നില്ല. അന്യവസ്തുക്കൾക്ക് തിരിച്ച് താനുമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അവിടെയും ഈ ആത്മാശ്രയം എന്ന് പറയുന്ന ദോഷം ഇവിടെ പറയും. കർമ്മകർത്തൃദോഷം, ഇങ്ങനെയുള്ള പല ദോഷങ്ങൾ വരും. കാരണം തന്റെ സ്വരൂപത്തെ തനിക്കെതിരിട്ട് അറിയാൻ കഴിയാത്തതുകൊണ്ട് അത് സർവബന്ധങ്ങളിൽ നിന്നും വേറിട്ട് സദാ സ്വതന്ത്രമായി നിൽക്കുന്നു, സ്വന്തം ഉണ്മയിൽ സ്വയം പ്രകാശിക്കുന്നു. അത് ജ്ഞാതാവ് എന്ന് പറയുന്നത് കേവലം അറിവായി തന്നെ നയിക്കുന്നു, മറ്റൊന്നിനോടും ബന്ധമില്ലാത്ത അറിവായി. അതുകൊണ്ടാണ് അതിനെ സ്വയം പ്രകാശം, നിത്യമുക്തൻ എന്നെല്ലാം പറയുന്നത്. കാരണം മറ്റൊന്നിനോട് അതിന് ബന്ധം സ്ഥാപിക്കാൻ വയ്യാത്തതുകൊണ്ട്. ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് അന്യമായി പോകും, താനല്ലാതെയാവും. തനിക്ക് താൻ തന്നോട് ബന്ധം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ അറിവിന് വിഷയമാക്കണം, എന്നാലേ ബന്ധം സ്ഥാപിക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു വസ്തുവിനോട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കണമെങ്കിൽ അതിനെ നമ്മുടെ അറിവിന് വിഷയമാക്കണം. എന്തെല്ലാം അറിവിന് വിഷയമാകുന്നുള്ളോ അതെല്ലാം അന്യമായി പോകും. അന്യമായി കഴിഞ്ഞാൽ പിന്നെ ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ? പിന്നീടും ബന്ധം സ്ഥാപിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ഭൗതികമായ വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം അറിവിന് വിഷയമായി പരസ്പരം ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. പക്ഷേ അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം അറിവിന് വിഷയമാക്കി പരസ്പരം ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല എന്നുള്ള, അറിവിന് വിഷയമായി കഴിഞ്ഞാൽ അന്യമായി പോകും. അന്യം എന്ന് പറയുമ്പോൾ പിന്നെ താനുമായിട്ടൊരു ബന്ധമില്ലാത്തത്. അതുകൊണ്ട് ജ്ഞാതാവിനൊരിക്കലും ജ്ഞേയവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റില്ല. ഒരാൾ പറയുന്നു, ഞാൻ എന്നെ, ഞാൻ ആത്മാവാണ്, ഞാൻ ആത്മാവിനെ അറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വലിയൊരു മൂഢത്വമില്ല. എന്തുകൊണ്ട്? അറിഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ തന്നെ അന്യഥ ആക്കിയിരിക്കുകയാണ്, തന്നിൽ തന്നെ അന്യഭാവത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് ഒരിക്കലും സാധ്യമേ അല്ല. തനിക്ക് സ്വയം ജ്ഞാതാവായി അറിവായി നിൽക്കാൻ മാത്രമേ പറ്റൂ, അറിവിന് വിഷമമായി നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ജ്ഞേയേന ജ്ഞാതുഹു സംസർഗ അനുപത്തേഹി. ജ്ഞാതാവും ജ്ഞേയവുമായിട്ട് ഒരു സംസർഗവും ഒരു ബന്ധവും ഒരിക്കലും ഉണ്ടാകത്തില്ല. ജ്ഞാതാവെന്നും ജ്ഞാതാവായി തന്നെ നിൽക്കും, ജ്ഞേയമെന്നും ജ്ഞേയമായി തന്നെ നിൽക്കും. ഒരാൾ പറയുകയാണ്, എന്നിൽ സുഖമുണ്ട്, ഞാനതിനെ അറിയുന്നു, എന്നിലെ സുഖത്തെ ഞാൻ അറിയുന്നു, എന്നെ ഞാൻ അറിയുന്നു, എന്നിലെ സുഖത്തെയും ഞാൻ അറിയുന്നു, സുഖം എന്റെ ധർമ്മമാണ്, അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്നെ എനിക്കറിയാൻ കഴിയുന്നു. എങ്ങനെ? എന്റെ സുഖത്തെ ഞാൻ അറിയുന്നു, ആ സുഖം ഇരിക്കുന്ന എന്നെ ഞാൻ അറിയുന്നു എന്നൊരാൾ സാധാരണഗതി ചിന്തിച്ചു പറയുന്നു. അത് ശരിയല്ല. എന്തുകൊണ്ട്? ആരാണോ ഈ സുഖത്തെ അറിഞ്ഞത്, അവൻ സുഖത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുഖം അവന്റെ അറിവിന്റെ വിഷയമായി, അവൻ സുഖത്തെ തന്നെ നിന്ന് വേറെയാക്കി. അവൻ എങ്ങനെയാണ് അറിയുന്നത്? സുഖം എന്റേതാണ്, ഞാൻ അറിയുന്നതാണ്, അപ്പൊ എന്നിൽ നിന്ന് അന്യമാണ് സുഖം എന്നാണ് അവന്റെ അനുഭവത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ സുഖം ഞാനല്ല, സുഖം എന്റേതാണ്, എന്റെ സുഖമാണ്, സ്വയം ഞാൻ സുഖമായിരിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ടെന്ത് ചെയ്തു? അതിനെ അന്യഥപ്പെടുത്തി. ഞാനോ ആ സുഖവുമായി യാതൊരു ബന്ധമില്ലാത്ത കേവലനായ ഏകനായ ആ ജ്ഞാതാവാണ്. അപ്പൊ ഈ ജ്ഞാതാവെന്ന് പേരിട്ട് വിളിക്കുന്ന ആരെയാണ്? ഇനി ജ്ഞാതാവെന്ന് പറയുന്ന ഒരാളുണ്ടോ? ജ്ഞാതാവെന്ന് പറയുന്നത് ഈ അറിവിനെ തന്നെ. അത് അവസാനം പറയും. ജ്ഞാതാവെന്ന് പറയുന്നത് ജ്ഞാനം എന്ന് പറയുന്ന ഒരു ക്രിയയെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒന്നല്ല തന്റെ ഉള്ളിലിരിക്കുന്നത്. മറിച്ച് എന്താണ്? അത് കേവലമായ ജ്ഞാനമാണ്. അതിനാണ് ജ്ഞാതാവെന്ന് പറയുന്നത്. ആ ജ്ഞാനത്തിൽ യാതൊരു തരത്തിലുള്ള വ്യാപാരങ്ങളും ക്രിയകളും കൂടാതെ തന്നെ അത് വിഷയങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിവിന്റെ ആ വിഷയ സ്വീകരണത്തെയാണ് നമ്മൾ വസ്തുക്കളെ അറിയുന്നു എന്ന് പറയുന്നത്. അല്ല, അറിവിൽ ഒരു വ്യാപാരം ഒരു പ്രവൃത്തി സംബന്ധിച്ചിട്ട് വിഷയത്തെ ഗ്രഹിക്കുന്നതല്ല എന്ന് അവസാനം പറയും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം ഇതാണ്. ഈ അവിദ്യ എന്ന് പറയുന്നത് അറിവിൻ്റേതാണോ അതോ അറിയപ്പെടുന്ന വിഷയങ്ങളുടെ കോടിയിലാണോ? രണ്ട് കോടികളാണ് ഇവിടെ രണ്ട് അഗ്രഹങ്ങൾ. ഒന്ന് അറിവ്, മറ്റൊന്ന് അറിയുന്ന വിഷയങ്ങൾ. ഇതിൽ അവിദ്യയുടെ സ്ഥാനം ഇവിടെയാണ്. അവിദ്യ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഈ അറിവിനെ ആശ്രയിച്ചിരിക്കുകയാണോ അതോ അത് അറിവിന്റെ വിഷയമെന്നുള്ള നിലയ്ക്ക് മറ്റൊരു തരത്തിൽ നിൽക്കുകയാണോ? ഇവിടെ എന്താണ് സിദ്ധാന്തം പറയുന്നത്? അറിവിനെ ആശ്രയിച്ച് അറിവില്ലായ്മ നിൽക്കുന്നില്ല, മറിച്ച് അത് അറിവിന്റെ വിഷയമായി നിൽക്കുന്നു. അറിവിന്റെ വിഷയമായി അതിൽ മറ്റൊരു തരത്തിൽ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ അവിദ്യാബന്ധമില്ലാതെ അറിവ് വിദ്യാസ്വരൂപമായി നിൽക്കുന്നു. അറിവെന്ന് പറയുന്നത് കേവലം പ്രകാശസ്വരൂപമായി തന്നെ നിൽക്കുന്നു. അതിൻ്റെ മുമ്പിലാണ് അന്ധകാരം അല്ലെങ്കിൽ ഇരുട്ടുള്ളത്. അതാണ് സാധാരണ പറയാറുള്ളത്, പ്രകാശത്തിന് ഇരുട്ടില്ല എന്ന് പറയാറുള്ളത്. നമ്മൾ ഇരുട്ടിനെ കാണുന്ന എവിടെയാണ്? പ്രകാശത്തിനപ്പുറമാണ്. പ്രകാശത്തിനല്ല, പ്രകാശത്തിനപ്പുറം നമ്മൾ ഇരുട്ടിനെ കാണും. വെളിച്ചത്തിനപ്പുറം നിഴലിനെ കാണും. വെളിച്ചത്തിന്റെ മധ്യത്തിലല്ല, വെളിച്ചത്തിന്റെ ഉള്ളിലല്ല കാണുന്നു. അതുപോലെ ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? അത് ബോധപ്രകാശമാണ്. ബാഹ്യമായ പ്രകാശം, ജഡപ്രകാശം, ബോധപ്രകാശം. ഈ ബോധപ്രകാശത്തിന് ബാഹ്യമായിട്ടാണ് ഈ അജ്ഞാനം നിലനിൽക്കുന്നത്. ബാഹ്യമെന്ന് പറയുമ്പോൾ അതിന് വിഷയമായി അത് നിലനിൽക്കുന്നു. അങ്ങനെ ബാഹ്യമായി നിൽക്കുന്നതിനാണ് വിഷയമെന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാതാവ് എന്താണ്? കേവലമായ അറിവാണ്. അതിന് ജ്ഞേയവുമായി യാതൊരു ബന്ധവുമില്ല, അശുദ്ധമായി നിൽക്കുന്നു. ആണ് ജ്ഞേയേന ജ്ഞാതു സംസർഗാനുപത്തെ. അജ്ഞാതാവിന് ജ്ഞേയവുമായി യാതൊരു സംബന്ധവുമില്ല. ഏതെങ്കിലും ഒന്നുമായിട്ട് ആ ജ്ഞാതാവ് ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ജ്ഞേയമായി പോവും, ജ്ഞാതാവല്ലാതായി തീരും, വിഷയമായി തീരും. അപ്പോൾ അത് ജ്ഞാതാവല്ലാതായി തീരും, എന്നുവെച്ചാൽ അറിവല്ലാതായി തീരും. അതുകൊണ്ട് അറിവ് സദാ ശുദ്ധമായി, കേവലമായി, സ്വയം പ്രകാശരൂപമായി, അസംഗമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അതിൽ അജ്ഞാനമോ സുഖദുഃഖാദികളോ യാതൊന്നും തന്നെ ഇല്ല. അനുഭവത്തിൽ അങ്ങനെയാണ് അല്ലല്ലോ, അത് കൽപ്പനയാണ്. അതാണ് ഇവിടെ പറയുന്നത്, ഉണ്ടെന്ന് കൽപ്പിക്കുന്നു. യദി സംസർഗസ്യാജ്ഞേയത്വമേവന ഉപപദ്യേത. ജ്ഞേയത്തിന് ജ്ഞാതാവുമായി എന്തെങ്കിലും സംസർഗമുണ്ടെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞേയത്തിന് ജ്ഞാതാവുമായി സംസർഗമുണ്ടെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നിൻ്റെ അജ്ഞാനമുണ്ടെന്ന് പറയുന്നു. അജ്ഞാനം ഞാൻ കരുതുകയാണ്, അത് എൻ്റെ ഭാഗമാണ്, എൻ്റെ ധർമ്മമാണെന്ന് കരുതുകയാണെങ്കിൽ അതാണ് ജ്ഞേയവും ജ്ഞാനവുമായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നു. ഞാൻ ജ്ഞാതാവാണ്, ആ ജ്ഞാതാവ് സ്വയം കരുതുകയാണ്, ഞാൻ അറിയുന്ന ആ അജ്ഞാനം എന്നിലാണെന്ന് കരുതുന്നു. എന്റെ ധർമ്മമാണെന്നോ അല്ലെങ്കിൽ എന്റെ സ്വരൂപമാണെന്നോ ഞാൻ കരുതുന്നു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, ഒന്നുകൂടി ചിന്തിച്ചാൽ മനസ്സിലാവും എന്താണ്. അങ്ങനെയാണെങ്കിൽ അത് ജ്ഞേയമല്ലാതായിത്തീരും. ഞാൻ അല്ലെങ്കിൽ എന്റെ ധർമ്മത്തെ എനിക്കൊരിക്കലും അറിയാൻ പറ്റത്തില്ല. അവിടെ ആത്മാശ്രയദോഷം വരും, കർത്തൃകർമ്മദോഷം വരും. സാധാരണ എന്താണ് സംഭവിക്കുന്നത്? കർത്താവും കർമ്മവും ഒന്നാകാൻ പാടില്ല. രണ്ടർത്ഥങ്ങളാണ് നമ്മൾ ഭാഷയിലൂടെ അർത്ഥത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ്? ഒന്ന് കർത്താവ്, മറ്റൊന്ന് കർമ്മം. അതൊരിക്കലും ഒന്നാകാൻ പാടില്ല. നമ്മുടെ അനുഭവത്തിൽ അനുഭവത്തെ വ്യഞ്ജിപ്പിക്കുന്ന അതാണ് ഭാഷ. ഭാഷയിലൂടെ എന്ത് ചെയ്യുന്നു? അനുഭവത്തെ നമ്മൾ ബോധിക്കുന്നു. അപ്പൊ ആ ഭാഷയിലൂടെ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന എന്താണ്? കർത്താവും കർമ്മവും ഒരിടത്ത് ഒന്നാകുന്നില്ല. രാമൻ പശുവിനെ അടിക്കുന്നു. രാമൻ എന്ന് പറയുന്ന അവിടെ കർത്താവാണ്, പശു എന്ന് പറയുന്ന അവിടുത്തെ കർമ്മം. രണ്ട് വസ്തുക്കളാണ്. ഈ രണ്ട് വസ്തുക്കളെയും ബന്ധിപ്പിക്കുന്ന ക്രിയയാണ് അടി എന്ന് പറയുന്നത്. രാമൻ എന്ന് പറയുന്ന കർത്താവ് അടിക്കുക എന്ന് പറയുന്ന ക്രിയയിലൂടെ പശുവുമായി എന്ന് പറയുന്ന ഒരു കർമ്മവുമായി ബന്ധപ്പെടുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പൊ ആ വാക്യം എന്ത് ചെയ്യുന്നു? ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ബോധിപ്പിക്കുന്ന ആ അർത്ഥത്തിൽ കർത്താവ് വേറെ, കർമ്മം വേറെ, രണ്ടും ഒന്നാകത്തില്ല. അതായത് പശുവും രാമനും ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്താണ്? പശു പിന്നെ രാമൻ അടിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നായി കഴിഞ്ഞാൽ അതാണ് കർത്തൃകർമ്മദോഷം എന്ന് പറയുന്നത്. രണ്ടിനെ ഒന്നാക്കുക, എന്നിട്ട് നമ്മൾ ആ ക്രിയ പറയുക, അവിടെയാണ് ദോഷം വരുന്നത്. ഒരാൾ പറയുന്നു പശുവും രാമനും ഒന്ന് തന്നെ, പശു രാമനെ അടിക്കുന്നു എന്ന് പറയുന്നു, അല്ല രാമൻ പശുവിനെ അടിക്കുന്നു എന്ന് പറയുന്നു. രണ്ടും ഒന്ന് തന്നെ, പക്ഷെ രാമൻ പശുവിനെ അടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും നമുക്കവിടെ അർത്ഥബോധം ഉണ്ടാകത്തില്ല. അതാണ് ദോഷം വരുന്നത്. എന്തുകൊണ്ട്? ആ വാക്യത്തിന് അർത്ഥമില്ല. രാമൻ പശുവിനെ അടിക്കുന്നു, എന്നാൽ രാമൻ തന്നെ പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന ദോഷം വരും. എന്തുകൊണ്ട്? ആ വാക്യത്തിന് അർത്ഥമില്ല. കാരണം തന്നിൽ നിന്ന് അന്യമായ ഒരു വസ്തുവിനാണ് രാമൻ ആ ക്രിയയിലൂടെ ബന്ധപ്പെടുന്നത്. ആ വാക്യത്തിലൂടെ ഒരാൾ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരർത്ഥത്തെയാണ്. പക്ഷെ അങ്ങനെ ഒരു ക്രിയയെക്കുറിച്ച് പറയുകയും ആ രണ്ട് വസ്തു ഒന്നാണെന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രയോഗിക്കുന്ന വാക്യത്തിന് അർത്ഥമില്ലാത്തവരും അതിൽ നിന്ന് നമുക്ക് ശരിയായൊരു ബോധം ഉണ്ടാകത്തുമില്ല. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ജ്ഞാതാവിന് ജ്ഞേയവുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ജ്ഞേയം ജ്ഞാതാവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ജ്ഞേയമായ അജ്ഞാനത്തിന് ജ്ഞാതാവായ അറിവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഈ അറിവിലാണ് ആ അജ്ഞാനം ഇരിക്കുന്നതെന്ന് വരും. അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? രണ്ടിനെ ഒന്നാക്കി, രാമനെയും പശുവിനെയും ഒന്നാക്കിയതുപോലെ. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുന്നു? ഒരു ക്രിയയിലൂടെ ബന്ധപ്പെടുക എന്ന് പറയുന്ന ഒരു ക്രിയയിലൂടെ രണ്ടും തമ്മിലുള്ള ബന്ധത്തെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരു ഭാഷയിലൂടെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നിടത്ത് ആ ഭാഷ ഒരർത്ഥത്തെയും ബോധിപ്പിക്കുന്നില്ല. അതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന അർത്ഥം അബദ്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും ജ്ഞാതാവിന് തന്നെ അല്ലെങ്കിൽ തന്റെ ധർമ്മങ്ങളെ വിഷയമാക്കാൻ കഴിയാത്തതുകൊണ്ട് താൻ ഒരിക്കലും തനിക്ക് തന്നെ ജ്ഞേയമാകാത്തതുകൊണ്ട് അല്ലെങ്കിൽ തന്റെ എന്തെങ്കിലും ധർമ്മം തനിക്ക് ജ്ഞേയമാകാത്തതുകൊണ്ട് ജ്ഞേയവും ജ്ഞാതാവും തമ്മിൽ ബന്ധമില്ല. വളരെ സൂക്ഷ്മമായി ഗ്രഹിക്കേണ്ട ഒരു തത്വമാണ് അദ്വൈതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഈ സംസാരം, അതിന് കാരണമായിരിക്കുന്ന അജ്ഞാനം, അതിന്റെ പരിണാമങ്ങൾ, ഇതൊന്നും ജ്ഞാതാവായിരിക്കുന്ന ഈ അറിവുമായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. ഇതെല്ലാം ന്യായമായി തന്നെ നിലനിൽക്കുന്നുള്ളു. അതും ജ്ഞാതാവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതിന് ബന്ധം വരേണ്ടത് അതിനുള്ള യാതൊരു സാധ്യതകളുമില്ല. ന്യായം എപ്പോഴും ജ്ഞാതാവിന്റെ സ്വരൂപമോ ജ്ഞാതാവിന്റെ ധർമ്മമോ ആകുന്നില്ല. അതാണ് ജ്ഞേയന ജ്ഞാതവ് സംസർഗാനുപത്തി. ജ്ഞാതാവിനും ജ്ഞേയവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും വരുന്നില്ല. ഇത് ഈ സംസർഗ സ്യാജ്ഞേയത്വമേവന ഉപപദ്ധ്യത. നിങ്ങൾ പറയുകയാണ് അല്ല ആ ജ്ഞേയം ജ്ഞാതാവിന്റെ ധർമ്മമാണ് അല്ലെങ്കിൽ ജ്ഞാതാവിന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജ്ഞേയമേ അല്ലാതായിത്തീരും. അത് ജ്ഞാതാവിന്റെ ഭാഗമായി പിന്നെ ഇങ്ങനെ തന്നെ ജ്ഞേയം എന്ന് പറയാൻ പറ്റും? എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വസ്തു അത് അറിവാണ് അല്ലെങ്കിൽ അറിവിലിരിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെ അറിയാൻ കഴിയത്തില്ല, അത് അറിയപ്പെടുന്നതായി തീരത്തില്ല എന്നർത്ഥം. അപ്പൊ അറിയപ്പെടുന്നതെല്ലാം അറിവിൽ നിന്നും വേറിട്ടതാണ്, അറിവിൽ നിന്ന് അന്യമാണ്. അറിവിന് അറിവിനെന്തുകൊണ്ട് സ്വയം അറിയാൻ കഴിയുന്നില്ല? കാരണം അതിൻ്റെ ആവശ്യമില്ല, അതിനതിൻ്റെ ആവശ്യം വരുന്നില്ല. അഗ്നിക്ക് സ്വയം ദഹിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്തുകൊണ്ട്? അതിൻ്റെ സ്വരൂപം തന്നെ ദഹനമാണ്. അഗ്നി ദാഹകനാണ്, ദഹനം അതിൻ്റെ സ്വരൂപമാണ്. അതുകൊണ്ട് അതിനൊരിക്കലും അതിൻ്റെ സ്വരൂപത്തെ ദഹിപ്പിക്കേണ്ടി വരുന്നില്ല. അവിടെ അത് നടക്കുന്നില്ല. കാരണം അത് ദാഹത്തെയാണ് നമ്മൾ അഗ്നി എന്ന് പറയുന്നത്. പക്ഷെ അഗ്നി എന്ത് ചെയ്യുന്നു? മറ്റുള്ള സർവത്തെയും ദഹിപ്പിക്കുന്നു. അല്ലെങ്കിൽ അഗ്നി എന്ന് പറയുന്നത് എന്താണ്? അത് പ്രകാശമാണ്. അത് പ്രകാശമായിരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ സ്വരൂപം തന്നെ പ്രകാശമായിരിക്കുന്നതുകൊണ്ട് അഗ്നിക്ക് സ്വയം പ്രകാശിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതേസമയം അത് മറ്റുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. അന്ധകാരത്തെ മാറ്റിയിട്ട് പദാർത്ഥങ്ങളെ പ്രകാശിപ്പിക്കുന്നു. എന്തുകൊണ്ട്? മറ്റെല്ലായിടത്തും അഗ്നി ഒഴികെ ബാക്കി എല്ലായിടത്തും അന്ധകാരമാണ്. അന്ധകാരത്തെ നശിപ്പിക്കലാണ് അഗ്നിയുടെ ജോലി. അതുകൊണ്ട് അന്ധകാരത്തെ നശിപ്പിച്ചിട്ട് അവിടെ ഇരിക്കുന്ന വസ്തുവിനെ പ്രകാശിപ്പിക്കുക അഗ്നിയുടെ ധർമ്മമാണ്. സ്വയമോ? സ്വയം ഒരിക്കലും അഗ്നിക്ക് തന്നെ പ്രകാശിപ്പിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ട്? അഗ്നി അതിൻ്റെ സ്വരൂപത്തിൽ അന്ധകാരത്തെ കാണുന്നില്ല. അവിടെ അന്ധകാരമില്ല. അന്ധകാരം എന്താണ്? അതിൻ്റെ വിഷയത്തിലാണ് ഇരിക്കുന്നത്. അഗ്നി എന്തിനാണോ പ്രകാശിപ്പിച്ചത് അവിടെയാണ് അന്ധകാരം വരുന്നത്. തൻ്റെ സ്വരൂപത്തിൽ അന്ധകാരമില്ലാത്തതുകൊണ്ട് അഗ്നിക്കൊരിക്കലും തന്നെ തന്നെ പ്രകാശിപ്പിക്കേണ്ടി വരുന്നില്ല. അതിൻ്റെ പ്രകാശത്തിന് മറ്റൊരു അഗ്നിയുടെ ആവശ്യം വരുന്നില്ല. അതുപോലെയാണ് ജ്ഞാനം. ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തിൽ അജ്ഞാനമില്ല, ജ്ഞേയത്തിലാണ് അജ്ഞാനം. അതുകൊണ്ട് എന്ത് വരുന്നു? ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അറിയുന്നിടത്താണ്, ക്ഷേത്രത്തിലാണ് അജ്ഞാനം ഇരിക്കുന്നത്. അതെന്ത് ചെയ്യുന്നു? അവിടെയുള്ള ആ അജ്ഞാനത്തെ, അറിവില്ലായ്മയെ മാറ്റിയിട്ട് അതിനെ അറിയുന്നു. അപ്പോൾ അത് ന്യായമായി തീർന്നു, അന്യമായി തീർന്നു. അഗ്നി പ്രകാശിപ്പിക്കുന്നതെല്ലാം എന്തായി? അഗ്നിയിൽ നിന്ന് അന്യമായി. അഗ്നി ദഹിപ്പിക്കുന്നതെല്ലാം എന്തായി? അഗ്നിയിൽ നിന്ന് അന്യമായി. പിന്നെ അഗ്നി അഗ്നിയെ ദഹിപ്പിച്ചു എന്ന് വരട്ടെ, പിന്നെ അഗ്നിയില്ലാതായി പോകുന്നു. അതുകൊണ്ട് അത് സംഭവിക്കുന്നില്ല. അഗ്നി എന്തിനാണ് ദഹിപ്പിക്കുന്നത്? നശിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അഗ്നി അഗ്നിയെ ദഹിപ്പിക്കുന്നു. ദഹിപ്പിച്ചാലോ? അങ്ങനൊന്നും സംഭവിക്കത്തില്ല, അങ്ങനെയൊന്നും കൽപ്പിക്കാൻ നമുക്കാകത്തില്ല. നമ്മുടെ പദാർത്ഥ ബോധം അങ്ങനെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാൻ ഉള്ള ശക്തി നമുക്ക് തരുന്നില്ല. അതുപോലെ അറിവെന്താണ്? ഒരിക്കലും തന്നെ അറിയുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട്? തന്നിൽ അറിവില്ലായ്മയില്ല. അറിവില്ലായ്മ ഉള്ളിടത്താണ് അറിവ് പോയി അതിനെ അറിയുന്നത്. അറിഞ്ഞു കഴിഞ്ഞാലോ ഇപ്പം നമുക്ക് മനസ്സിലാകും അത് തന്നെ അറിയുന്നില്ല. പിന്നെ എന്തിനറിയുന്നു? അതെന്നെ അറിവിൽ നിന്ന് അന്യമായി, അത് വേറെയായി. അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു, അറിഞ്ഞപ്പോൾ അജ്ഞാനം നശിച്ചു. അറിവ് മറ്റുള്ളവയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് എന്താണ്? അതിനെ അറിഞ്ഞുകൊണ്ടാണ് ആ ബന്ധം സ്ഥാപിക്കുന്നത്. അഗ്നി മറ്റൊരു വസ്തുവുമായി ബന്ധം സ്ഥാപിക്കുന്നത് എന്താണ്? ഒന്നുകിൽ അതിനെ ദഹിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ്. അഗ്നിയുടെ ആ രണ്ട് ധർമ്മങ്ങളാണ്, ഒന്ന് ദഹിക്കുക, ഒന്ന് പ്രകാശിക്കുക. അറിവിനാണെങ്കിലോ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ അസ്തിത്വം, അതതിൻ്റെ സ്വരൂപമാണ്. അതിൻ്റെ പ്രകാശം, ബോധം, അറിവ് അതതിൻ്റെ സ്വരൂപമാണ്. അങ്ങനെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അത് മറ്റുള്ളവരെ തന്നെ അറിയാൻ ശ്രമിക്കുന്നു. അറിയാൻ ശ്രമിക്കുന്ന അതുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ്. അറിഞ്ഞു കഴിയുമ്പോഴോ ആ ബന്ധം അറ്റുപോകുന്നു, പിന്നെ അവിടെ ബന്ധമില്ല. എന്തുകൊണ്ട്? അത് അന്യമായിപ്പോയി, അറിവിൽ നിന്ന് വിട്ടുപോയത്. ജ്ഞേയത്തിന് പിന്നെ അതുമായിട്ട് ബന്ധമില്ല. ബന്ധം വന്നു കഴിഞ്ഞാലോ അറിവിനൊരു ബന്ധമേ ഉള്ളൂ. എന്താണോ അത് ഏകനാണ്, അതിന് സ്വരൂപ ബന്ധം അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബന്ധം അതാണ്. രണ്ട് വസ്തുക്കളുണ്ടെങ്കിൽ ആ രണ്ട് വസ്തുക്കൾക്ക് പരസ്പരം സംയോഗം വരാം, പലതരത്തിലുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയും. കാലികമായ സംബന്ധങ്ങൾ വരാം, ഒരു കാലത്തിലുള്ളതുകൊണ്ട് ഒരേ ദേശത്തിലിരിക്കുന്നുണ്ട്. ദൈശികമായ സംബന്ധം വരാം, രണ്ട് വസ്തുക്കൾ മൂർത്തങ്ങളാണെങ്കിൽ അതിന് പരസ്പരം സംയോഗം വരാം, ഗുണവും വസ്തുവും തമ്മിലാണെങ്കിൽ അത് സമവായം വരാം. അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ പദാർത്ഥങ്ങൾക്ക് തമ്മിൽ വരാം. അറിവിനെന്തുകൊണ്ട് ജ്ഞേയവുമായിട്ട് ബന്ധം വരുന്നില്ല എന്ന് പറയുന്നു? അറിവ് ഏകനായതുകൊണ്ട് അതിന് ഒരേ ഒരു ബന്ധമേ ഉള്ളൂ. എന്താണ്? അതിന് തന്നോടുള്ള ബന്ധം, അതിന് സ്വരൂപ ബന്ധമെന്ന് പറയും, അല്ലെങ്കിൽ താതാത്മ്യം എന്ന് പറയും. സ്വസ്വരൂപത്തിൽ തന്നെ സദാസ്ഥിതി, അതാണ് അതിന്റെ ബന്ധം. അപ്പൊ ജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവിന് വിഷയമാകുന്നതാണ്. അറിവ് സ്വയം ജ്ഞേയമായി കഴിഞ്ഞാൽ അത് സംഭവിക്കത്തില്ല. എന്തുകൊണ്ട്? അങ്ങനൊരു ബന്ധം സ്വസ്വരൂപം സ്വതാതാത്മ്യമല്ലാതെ മറ്റൊരു ബന്ധവും അറിവിൽ നിലനിൽക്കുന്നില്ല. അതിനാണ് പറയുന്നത് സ്വയം പ്രകാശം എന്ന് പറയുന്ന അതാണ്, മറ്റൊന്നിനോടും ബന്ധമില്ലാതിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ജ്ഞേയമായിരിക്കുന്നതെല്ലാം അറിവിൽ നിന്നും അന്യമായി പോവുകയാണ്. സ്വപ്രകാശത്തിൽ നിന്നെല്ലാം അത് വിട്ടുപോവുകയാണ്. അതുകൊണ്ട് ജ്ഞേയമായിരിക്കുന്ന ഒന്നിനും അറിവുമായി ബന്ധപ്പെടാൻ സാധ്യമല്ല. അതിനോട് പറഞ്ഞിരിക്കുന്ന എന്താണ്? തസ്യ ജ്ഞേയത്വമേവന ഉപത്തിരി, അതിന് ജ്ഞേയമല്ലാതായിത്തീരും. അറിവിന് ജ്ഞേയവുമായിട്ടൊരു ബന്ധം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞേയമല്ലാതായിത്തീരും. അതാണ് മറ്റൊരു പ്രകടനത്തിൽ പറയുന്ന സർവാത്മഭാവം എന്ന് പറയുന്നതാണ്. ആ സർവാത്മഭാവം എന്ന് പറയുന്നത് കാണുന്നതാകിൽ അഖിലം താനിതെന്നവൻ എന്ന് പറയുന്നു. അതെന്താണ്? അത് ജ്ഞേയത്വമല്ല. സാധാരണ നമ്മൾ ധരിക്കുന്നത് പോലെ സർവവസ്തുക്കളെയും താനായി അറിയുന്ന, സർവവസ്തുക്കളെയും താനായി അറിയുന്ന ഒരു അറിവിന്റെ വിശദീകരിക്കലല്ല. മറിച്ച് അതെന്താണ്? സ്വാത്മ താതാത്മ്യമാണ്. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുകയും വാക്കുകൊണ്ട് പറയുകയും ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വാസുദേവ സർവമിതി, സർവവസ്തുക്കളെയും അവിടെ എന്താണ് തന്റെ അറിവിന് വിഷയമാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ജ്ഞാനിയുടെ അനുഭവത്തിൽ എന്താണോ സർവവസ്തുക്കളെയും ഏകമായ ഒരു അറിവിന് വിഷയമാക്കുക, മറിച്ച് അവിടെ സ്വാത്മതാതാത്മ്യം സംഭവിക്കുകയാണ്. അവിടെ അന്യായത്വം അവിടെ നഷ്ടപ്പെടുകയാണ്. സർവത്തിൽ ഏതെങ്കിലും ഒരു വലിയ അറിവിന് എല്ലാത്തിനും വിഷയമാക്കുകയല്ല ചെയ്യുന്നു. പിന്നെ അവിടെ സ്വരൂപസ്ഥിതനാകുകയാണ്. അറിയുന്നവൻ സ്വരൂപസ്ഥിതനായി മാറുകയാണ്. അതാണ് വാസുദേവ സർവമിതി എന്ന് പറയുന്നത്, സ്വാത്മതാതാത്മ്യം എന്ന് പറയുന്നതാണ്. അതെന്ന് പറയുന്നത് അങ്ങനെ അറിയുന്നതുമായി അറിവൊരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് അറിയപ്പെടുന്നതല്ലാതായിത്തീരും. കേവലമായ സ്വരൂപസ്ഥിതി മാത്രമായിത്തീരും. സഹജാവസ്ഥിതി, സഹജബോധം, സഹജ സമാധി എന്നൊക്കെ പറയുന്ന അവസ്ഥ അതാണ്. അതിനോട് പറയുന്ന യദി സംസർഗസ്യാത്, സംസർഗം വരികയാണെങ്കിൽ ജ്ഞേയത്വമേവനോപബുദ്ധ്യത, ജ്ഞേയത്വം എന്ന് പറയുന്നത് തന്നെ അവിടെ നഷ്ടപ്പെട്ടു പോകും. ശാന്തി ശാന്തി ശാന്തി.